ക്ഷുദ്രാവിസ്ഫുലിംഗാവിച്ചരന്തി സർവോപനിഷദം പരമാത്മൈകത്വജ്ഞാപന വരുത്തി അഥ കിമർത്ഥം തദ്വിതികൂലോർത്ഥോ വിജ്ഞാനാത്മഭേദ പരികല്പ്യതേ. കർമ്മകാണ്ഡ പ്രാമാണ്യ വിരോധ പരിഹാരായി കർമ്മപ്രതിപാദകാരി വാക്യാനി അനേക ക്രിയാകാരക ഫലഭക്തകൃത്രാശ്രയാണി ജ്ഞാനാത്മഭേദാഭാവി അസംസാരനേവ പരമാത്മന ഏകത്വേ കഥം ഇഷ്ടഫലാസു ക്രിയാസു പ്രവർത്തയേയുഃ അനിഷ്ടഫലാഭ്യോ ക്രിയാഭ്യോ നിവർത്തയേയുഃ. ചർച്ച ചെയ്തത് ഈശ്വരന്റെ അംശമാണോ ജീവൻ? അവിടെ പറഞ്ഞു ഈശ്വരന്റെ അംശമല്ല, മറിച്ച് ജീവൻ പരമാത്മാ തന്നെയാണ് എന്ന അദ്വൈതം. ഈശ്വര സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം ഒന്ന് തന്നെ. ജീവൻ അന്യനായ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നതല്ല, ജീവൻ സ്വരൂപ സാക്ഷാത്കാരം, അതാണ് ഈശ്വര സാക്ഷാത്കാരം. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സാധാരണ മറ്റ് അധ്യാത്മിക ഉപദേശങ്ങളിൽ നിന്നെല്ലാം ഉള്ള വ്യത്യാസം, ഭാഷയത്തിന് വരുന്ന വ്യത്യാസം ഈ ഭാഗത്താണ് ഒരു വ്യത്യാസം. സാധാരണ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ സാധാരണ ഗുരുക്കന്മാർ ഉപദേശിക്കുന്നു, സാധാരണ മനുഷ്യർ ഉപദേശിക്കുന്നതെല്ലാം ആധ്യാത്മിക സാധനകൾ, ജപം, ധ്യാനം, യോഗം, അങ്ങനെ അതിലൂടെ ഈശ്വര സാക്ഷാത്കാരം, ഇതാണ് സാധാരണ ഒരു രീതി. ചിലര് ചിലപ്പോൾ തത്വവിചാരം എന്നും പറയും. തത്വവിചാരം ഇതുവരെ നമ്മൾ ഭാഷയത്തെ ചർച്ച ചെയ്ത് ഒരു വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള വ്യത്യാസം ഭാഷകാരന്റെ ഉപദേശത്തിലുള്ള വ്യത്യാസം സാധാരണ പറയാത്ത കാര്യമാണ്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാത്ത കാര്യമാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെച്ചാൽ മറ്റ് അദ്വൈത ഗ്രന്ഥങ്ങളിൽ നിന്ന് പോലും അല്ലാത്തൊരു കാര്യമാണ് ഭാഷകാരൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്. ശ്രുതി എന്നുള്ളൊരു കാര്യം, ഉപനിഷത്ത്, വേദത്തെക്കുറിച്ച് എല്ലാവരും പറയും വേദം വലിയ മഹത്താണ്, അതിലെല്ലാ അറിവുകളും ഉണ്ട്, അതിൽ ആത്മാവിനെ കുറിച്ച് പറയും, ചിലർ പറയുന്നില്ല എല്ലാ ഭൗതിക വിജ്ഞാനവും അതിനകത്തുണ്ട്, ഇങ്ങനെയെല്ലാം വേദത്തിന്റെ മഹത്വത്തെ പറയും. പക്ഷെ സാധാരണ പറയാത്തൊരു കാര്യമാണ് എന്താണ്, ഉപനിഷത്തിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരം, അത് ഉപനിഷത്ത് ശ്രവണം, അതാണ് മുഖ്യം. ഭാഷകാരും മറ്റു കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ട്, യോഗത്തെയും ത്യാഗത്തെയും എല്ലാം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഉപനിഷത്ത് ശ്രവണത്തിനാണ്. അതിന് യോഗ്യതയുള്ള ഒരുവൻ ഉപനിഷത്ത് ശ്രവിച്ചാൽ അവന് ആത്മബോധം ഉണ്ടാകും. പക്ഷെ അവിടെ ഉപനിഷത്ത് ശ്രവണം കൂടി തീരും. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് സാധാരണ കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. സാധാരണ ആൾക്കാർ പറയും ഒരു മന്ത്രം ജപിച്ചിട്ട് ഈ മന്ത്രം ജപിക്കുക, അതിന് ഫലശ്രദ്ധി ഉണ്ടാകും. അല്ലെങ്കിൽ പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ പറയും. ഇവിടെ എപ്പോഴും പറയുന്നത് ശ്രുതി ശ്രുതി ശ്രുതി എന്നതിന് സ്വാമി എപ്പോഴും ഇങ്ങനെ പറയുന്നു. എന്നോട് പലരും കേട്ടിട്ടുണ്ട്, എന്താ ഈ സാധനം? ആധ്യാത്മികമായി ബോധമുള്ളവർ തന്നെ, ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് തന്നെ, അവർക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രുതി ശ്രുതി കേൾക്കുമ്പോൾ ഒരു രസക്കേട്, അല്ലെങ്കിൽ ഒരു പുതുമ അതെന്തായാലും മറ്റു സ്ഥലത്ത് കേൾക്കാത്തൊരു കാര്യമാണല്ലോ. ജപവും ധ്യാനവും നല്ല പറയുന്നത് എപ്പോഴും വരുന്ന ശ്രവണം ശ്രുതി, ഇതുകൊണ്ടാണ് സാധിക്കേണ്ടത് എന്നാ. അല്ലെങ്കിൽ ഭാഷകാരൻ പറയുന്നില്ലതാ ഇങ്ങനെ ഒരു മന്ത്രമുണ്ട്, ഈ മന്ത്രം നിയമം ജപിക്കുക, അങ്ങനെയൊന്നും പറയുന്നില്ല, അതിനെയൊന്നും നിഷേധിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ശ്രുതിയിലാണ് ഇവിടുത്തെ തുടക്കം. ശ്രവിക്കുക, ആത്മബോധം എന്ന് പറയുന്നത് വേദവിജ്ഞാനമാണ്, ശ്രുതി നിന്ന് ലഭിക്കുന്ന വിജ്ഞാനമാണ് എന്നാണ്. അതിനിടയ്ക്ക് മറ്റൊന്നുമില്ല, ശ്രുതി കേൾക്കുന്നു, കേൾക്കുന്നു അതിന് ബോധം ഉണ്ടാകുന്നു, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നും പറയുന്നില്ല, നിന്നെ തന്നെ അതൊക്കെ ചെയ്യുക. ബോധം ഉണ്ടായില്ലെങ്കിൽ പറയും അതിന് നിനക്ക് യോഗ്യതയില്ല, ആ യോഗ്യതയ്ക്ക് വേണ്ടി നിനക്ക് മറ്റെന്തും ചെയ്യാം. ഇവിടെ മറ്റ് സാധനങ്ങളൊക്കെ അംഗീകരിക്കുന്നു. അല്ല ചിലരുടെ ഉദ്ദേശിക്കും പറയുന്നത് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഈ അനുഭവത്തെ പിന്തുടരണമെങ്കിൽ നീ ഇന്നത് ചെയ്യണം, എൻ്റെ ഗുരു എനിക്കൊരു മന്ത്രത്തെ ഉപദേശിച്ചു, ആ മന്ത്രത്തിൽ നിന്ന് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഒരു സമാധി ഉണ്ടായി, അല്ലെങ്കിൽ സിദ്ധി ഉണ്ടായി, ആ മന്ത്രം ഞാൻ നിനക്കും ഉപദേശിക്കാം. അത് ഞാൻ പറയുന്ന പോലെ അത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അനുഭവം ഉണ്ടാവും, സിദ്ധി ഉണ്ടാവും. ഇതാണ് നമുക്ക് പരിചയമുള്ള ആധ്യാത്മികത സർവത്ര. അദ്വൈത ഗ്രന്ഥങ്ങളിൽ പോലും എന്ന് പറഞ്ഞാൽ പ്രകടന ഗ്രന്ഥങ്ങൾ, അവിടെയൊന്നും ഈ ഒരു പ്രാധാന്യം അവിടെ സാധാരണ പറയാറില്ല. അവിടെയും പറയും ആത്മാനാത്മ വിവേകം, പഞ്ചകോശ വിവേകം, അവസ്ഥാത്രയ നിരൂപണം, ആത്മാവ് നിത്യമാണ്, പ്രപഞ്ചം അനിത്യമാണ്, മിഥ്യയാണ്, ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങൾ അവിടെ പറയും. അപ്പോൾ ആത്മാനാത്മ വിവേകം ചെയ്യണം, വിവേകം ഉണ്ടാവണം, വിവേക ചൂടാമണി എന്നെല്ലാം ഒക്കെ പറയുന്നു. അവിടെയൊന്നും ഈ ഭാഷകാരൻ ഇവിടെ ആവർത്തിക്കുന്നത് പോലെ ശ്രുതി ശ്രവണം അതിൽ നിന്നാണ് ആത്മബോധം ഉണ്ടാക്കേണ്ടത്. അത് നിന്നുണ്ടാകേണ്ടതെന്നല്ല, അത് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ് എന്നുള്ള തരത്തിൽ ഇവിടെയൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഇത് പറയുന്നത്, ഉപദേശിക്കുന്നത് വൈദികന്മാരെ കണ്ടുകൊണ്ടാണ്, വേദാധ്യയനം ചെയ്തവരാണ്. ഇവിടെ പറയുന്ന ഈ ബോധം ആ വേദത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്, ശ്രുതിയിൽ നിന്നുണ്ടാകേണ്ടതാണ് ബോധം. ശ്രുതിയിൽ നിന്ന് ആണ് ആത്മബോധം ഉണ്ടാകേണ്ടത്. അതിന് ഇനി ശ്രുതി എന്ന് പറയുന്നത് ഒരാളുടെ അനുഭവമായിരിക്കും, നല്ലതൊരു വ്യക്തിയുടെ അനുഭവം എന്നുള്ള നിലയ്ക്ക് അല്ല ഇവിടെ അവതരിപ്പിക്കുന്നു. ശ്രുതി അനാദിയാണ്, തത്വത്തെ വെളിപ്പെടുത്തുന്ന അനാദി ശബ്ദമാണ് ശ്രുതി. ആ നിലയ്ക്കാണ് അത് നിന്ന് ഈ ബോധം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം ആധ്യാത്മികമായി സഞ്ചരിക്കുന്നവർക്ക് പോലും ഈ ഭാഷ്യത്തിൻ്റെ രീതിയുമായി പരിചയമില്ലാത്തവർക്ക് ഇതൊരു പുതുമയാണ്. അതുകൊണ്ടിത് ഈ ഒരു ശൈലി മനസ്സിലാക്കുന്നതിനാണ് കാലമെടുക്കും. ഇതാണ് ഇവിടുത്തെ ഉദ്ദേശ ശൈലി എന്ന് അവിടെ യുക്തിക്ക് പോലെ രണ്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ, അനുഭവത്തിനും അത് കഴിഞ്ഞ സ്ഥാനമാണ്. എനിക്ക് ഈ ഭാഷകാരന് പറയാൻ, ഞാനിതാ ആ തത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, എൻ്റെ അഭിപ്രായം ഇതാണ്, അതുകൊണ്ട് എൻ്റെ അനുഭവത്തെ നിങ്ങൾ പിന്തുടരുക. അങ്ങനെ തൻ്റെ ഒരു അനുഭവത്തെ കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ഭാഷകാരൻ ചെയ്യുന്നില്ല. പറയുന്നു ഇത് അനുഭവമാകാം, പക്ഷെ എല്ലാവർക്കും, തനിക്ക് പ്രത്യേകിച്ചൊന്ന് പറയുന്നില്ല, ആർക്കും അനുഭവമാകാം. ബോധമാർക്കും ഉണ്ടാകും, അത് രണ്ട് കാര്യങ്ങളെ ആശ്രയിക്കുന്നു. ഒന്ന് ശ്രുതി, രണ്ട് ശ്രവിക്കുന്ന വ്യക്തിയുടെ യോഗ്യത. ഇത് രണ്ടും മാത്രം, ഇത് രണ്ടിൽ അനുഭവം ആർക്കും സിദ്ധമാകും എന്ന്. അങ്ങനെ ഉപനിഷത്ത് ശ്രുതി ഭാഷകാരനൊരു ശ്രുതി എന്ന് പറയുമ്പോഴും നമ്മൾ സാധാരണ പറയുന്ന പോലെ വേദോപനിഷത്ത് അങ്ങനെയല്ല. വേദോപനിഷത്ത് എന്ന് പറയുന്ന കേട്ടും വേദം വേറെ, ഉപനിഷത്ത് വേറെ. വേദം തന്നെയാണ് ഉപനിഷത്ത്, ഉപനിഷത്ത് തന്നെയാണ് വേദം. എന്നാലും അവിടെ ചിലടത്ത് ശ്രുതി എന്ന് പറയും, ചിലടത്ത് വേദം എന്ന് പറയും, ചിലടത്ത് ഉപനിഷത്ത് എന്ന് പറയും. ഈ മൂന്ന് ശബ്ദങ്ങളുമാണ് ഭാഷകാരം പ്രയോഗിക്കുന്നത്. അതിൽ വേദത്തിലെ ജ്ഞാനകാന്ഡത്തെ എടുത്തു കാണിക്കാൻ വേണ്ടി ഉപനിഷത്തെന്ന് പറയുന്നു. അത് വേദമല്ലാത്തതുകൊണ്ട് തന്നെ വേദം ഉപനിഷത്തെന്ന് തിരിച്ച് രണ്ടാക്കി പറയുന്നതല്ല. ഉപനിഷത്തെന്ന് പറഞ്ഞാൽ പിന്നെ വേദമെന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ഉപനിഷത്ത് വേദമാണ്. വേദം എന്ന് പറഞ്ഞ ഉപനിഷത്തെന്ന് വിശേഷിപ്പിക്കാൻ എന്തുകൊണ്ട്? വേദത്തിലെ ഉപനിഷത് ഭാഗം, വേദോപനിഷത്തെന്ന് പറയേണ്ട കാര്യമില്ല, അത് പോസ്റ്റ് തോണെന്ന് പറയും പോലെ. ആ ഉപനിഷത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ശ്രുതിയെ കുറിച്ച് വേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ഉപനിഷത്തിൽ നിന്ന് ഈ ബോധം ഉണ്ടാകും എന്ന് പറയണമെങ്കിൽ ഉപനിഷത്തിൽ നിന്ന് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമോ, ആ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജീവാത്മാവ് പരമാത്മാവ് അത് ഒന്നാണ് രണ്ടാണ്, പിന്നെ ബ്രഹ്മം ജഗത്ത് അത് ഒന്ന് സത്യമാണ് മറ്റൊന്ന് അസത്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ച നിർണയങ്ങൾ അത് സത്യമോ അസത്യമോ, അത് പ്രമേയമാണോ അപ്രമേയമാണോ, പ്രമേയമാണ് യഥാർത്ഥമായ അനുഭവമാണ് എങ്കിൽ അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചർച്ച ചെയ്യുന്നു. ഉപനിഷത്തിന് അങ്ങനെ ഒരു അനുഭവത്തെ ഉണ്ടാക്കുന്നതിനുള്ള ശേഷിയുണ്ടോ? ശ്രുതിയിൽ നിന്ന് ബോധം എന്ന് പറയുന്നുണ്ടോ? ബോധം ഞാനിങ്ങനെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായി വരേണ്ടതാണ്, അങ്ങനെയല്ലേ നമ്മൾ ധരിച്ചിരിക്കുന്നു? അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഈശ്വരൻ തരേണ്ടതാണ്, അല്ലെങ്കിൽ സമാധി പരിശീലിക്കുമ്പോൾ അവിടെ ഉള്ളിലുണ്ടാകേണ്ട, അല്ലാതെ ശ്രുതിയിൽ നിന്ന് നേരിട്ടൊരു ബോധം. ഭാഷകാരൻ പറഞ്ഞത് ശ്രവണ സമകാലയോണ്ട്, ശ്രുതിയുമായിട്ട് തന്നെ അത്രയും ബന്ധമാണ്, ശ്രവിക്കുന്ന സമയത്ത് ചെയ്യുന്ന ബോധം. രണ്ടാമതൊരു സമയത്ത് നല്ല പറയും, മുമ്പത് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബോധം, അപ്പൊ അവിടെ ശ്രുതിക്ക് ഒരു പ്രാധാന്യം എന്താണ്? ശ്രുതിക്ക് അങ്ങനെ ഒരു ബോധത്തെ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ്. ആധ്യാത്മികതയും ശ്രുതിയും തമ്മിലുള്ള ബന്ധം. അപ്പോ ജനങ്ങളിൽ നിന്ന് ഈ ശ്രുതി ഉപനിഷത്ത് അത് അകന്നുപോവുകയും പിന്നെ അതിൻ്റെ ആശയങ്ങൾ മാത്രം ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ മാറ്റം വന്നത്. ശ്രുതിയെ വിട്ടിട്ട് ഉള്ള ആധ്യാത്മികത വന്നു. ഇന്ന് പ്രചരിച്ചിരിക്കുന്ന ആധ്യാത്മികതയിൽ ശ്രുതിക്ക് സ്ഥാനമില്ല. കാരണം ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തൊരു അസംബന്ധം പോലെ തോന്നും. എന്ത് ശ്രുതി, എന്തോ ഉപനിഷത്ത്, അതിൽ നിന്ന് ഞാൻ ജപവും ധ്യാനമൊന്നും വേണ്ടേ? ഇങ്ങനെ ചോദിക്കും ആൾക്കാർ. ഇതും മതി, അതല്ലേ ആൾക്കാർ ചോദിക്കുന്നു? ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ബോധമുണ്ടാവും. സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അത് പിന്നെ നമുക്കൊരു അറിവിന് കൊള്ളാം, സാമാന്യമായി അതിനെ കുറിച്ചൊക്കെ ഉള്ള അറിവിന് കൊള്ളാം. പിന്നെ അത് അറിഞ്ഞതിന് ശേഷം വേറെ ജോലി ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോഴാണ് എന്ത് ജോലി ഉദ്ദേശിക്കുന്നത്? കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുകയോ ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും അഭ്യാസങ്ങൾ ചെയ്യുകയോ ഭജിക്കുകയോ പൂജിക്കുകയോ ഒക്കെ ചെയ്യണം. ഇതൊരു സാമാന്യ ജ്ഞാനത്തിന് വേണ്ടി ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഭാഷകാരൻ അതല്ല പറയുന്നത്, അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. എത്രയും കാലം ഇത് കേട്ടിട്ട് ഭാഷകാരൻ പറയുന്നത് ആ ശ്രുതിയുടെ ശ്രവണത്തിൽ നിന്ന് തന്നെ അതിനിടയ്ക്ക് മറ്റൊന്നിന് സ്ഥാനമില്ല. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും തകരാറ് കാണും, അത് പരിഹരിക്കാൻ വേറെ പണി ചെയ്യും. അവിടെയാണ് ബാക്കി നമ്മൾ പറയുന്ന ആധ്യാത്മികതയൊക്കെ രണ്ടാം സ്ഥാനത്തെ വരുന്നുള്ളൂ. ഭാഷ്യത്തിനനുസരിച്ച് നമ്മുടെ വിചാരവും യുക്തിചിന്തകളും മനനവും എല്ലാം രണ്ടാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്തിൽ നിൽക്കുന്നത് ശ്രുതി. ആ ശ്രുതിക്ക് അത്രയും പ്രാധാന്യമുള്ള ആ ശ്രുതിക്ക് ആ ശ്രുതിയെ, അതുകൊണ്ടാണ് ഇവിടെ ചർച്ച വന്നത് ആ പരമാത്മാവിന്റെ അംശമാണോ ജീവൻ. പക്ഷേ അതിനത് അങ്ങനെയല്ല, അതിന് ഇന്നതാണ് യുക്തി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതല്ല ചെയ്ത് അവിടെ ഉടനെ ശ്രുതിയെ കൊണ്ടുപോകും. നൂറുകണക്കിന് ശ്രുതികൾ എനിക്ക് ശ്രുതി ശതേഭ്യ പറയാനുണ്ട്. അതിന് നിർണയം വരുത്തേണ്ട ശ്രുതിയിലൂടെയാണ് എന്നാണ്. അങ്ങനെ ഒരു ശ്രുതിക്ക്, അങ്ങനെ ഒരു ഉപനിഷത്തിന് ഇങ്ങനെ ഒരു ബോധത്തെ, ആത്മബോധം എന്ന് പറയുന്ന ഒന്നിനെ ഉണ്ടാക്കാൻ കഴിയുമോ? ഈ ശ്രുതി അതാണോ പറയുന്നത്? അതും ചർച്ച ചെയ്യും. സംസാരം നിവർത്തിക്ക് അതിന് ശേഷിയുള്ളൂ. നമ്മളുടെ പലരുടെയും പല മഹാത്മാക്കളുടെയും ജീവിതങ്ങളൊക്കെ വായിക്കുമ്പോൾ കേൾക്കാം, പലരും പലതരത്തിലുള്ള ആധ്യാത്മിക അത്ഭുത ലോകങ്ങളിൽ എത്തിയതായിട്ടും പലതരത്തിലുള്ള ആധ്യാത്മിക അത്ഭുതങ്ങൾ വെളിപ്പെടുത്തിയതായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടും മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടും ഇന്ന് പ്രവർത്തിക്കുന്നതായിട്ടും ആത്മീയ അത്ഭുതങ്ങൾ കുറിച്ച് നമ്മളിങ്ങനെ പലരും ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കും, അതിശയപ്പെടുന്നു, അതുപോലെയൊക്കെ തനിക്കും ആകണമെന്ന് ആഗ്രഹിക്കും. ഓ, ആധ്യാത്മികതയെ കുറിച്ചുള്ള നമ്മുടെ ധാരണ തന്നെ അങ്ങ് മാറും. ഇതൊരു അത്ഭുതകരമായൊരു സംഭവമാണ്. ഭാഷകാരന്റെ നില അതല്ല. ഭാഷകാരനങ്ങനെ ഒരു ആധ്യാത്മിക അത്ഭുതത്തെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു. അവര് അങ്ങനെ അത്ഭുതങ്ങളില്ലെന്നുള്ളതല്ല, അതുകൂടെ ചർച്ചയുടെ വിഷയമല്ല. ഭാഷകാരന്റെ അത്ഭുതമെന്ന് ചിലടത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് പറയും, മായ ഇതൊരത്ഭുതമാണ്, അനർവചനീയ ആശ്ചര്യം എന്നൊക്കെ ഈ മായയെക്കുറിച്ച് പറയും. അപ്പൊ എല്ലാ അത്ഭുതങ്ങളും ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം ഈ മായയിൽ അന്തർഭവിച്ച കാര്യങ്ങളാണ്. ഇവിടെ അത്ഭുതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മായയാണ്. മായയ്ക്ക് ഇപ്പുറമോ അപ്പുറമോ ഒരു അത്ഭുതമുണ്ട്. അപ്പൊ മായ ആണ് അത്ഭുതമായി നിൽക്കുന്നതെങ്കിൽ മായയ്ക്ക് അകത്തുള്ള അത്ഭുതങ്ങൾക്ക് എന്താ വിശേഷത? ഒന്നുമില്ല, അതിനെല്ലാം കൂടെ ഒറ്റ വാക്കൾ തീർക്കാവുന്നതേ ഉള്ളൂ. ആ മായയിൽ ഏതും അത്ഭുതമാണ്, വിശേഷിച്ചൊരത്ഭുതമില്ല. മായാകാര്യമായിരിക്കുന്ന സർവവും ഒരു മണർത്തരി പോലും അത്ഭുതമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു അത്ഭുതമാണ്. അതിനകത്ത് തന്നെ വിശേഷിച്ചൊരു ആധ്യാത്മിക അത്ഭുതം എന്ന് പറഞ്ഞൊന്നിനെ ഭാഷകാലം ചർച്ച ചെയ്യുന്നു. മായ അത്ഭുതമാണെന്ന് പറയുന്നു. ബ്രഹ്മതത്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഗഹനമാണ്, ഗംഭീരമാണ്. ആശ്ചര്യം പശ്ചിരി എന്നെല്ലാം പറഞ്ഞു വിശേഷരാധ്യാത്മിക അത്ഭുതത്തെ ഇവിടെ എവിടെയെങ്കിലും ചർച്ച ചെയ്തു നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളു. അങ്ങനെ ഒരു ചർച്ച ഇവിടെ വരുന്നില്ല. പിന്നെ ഭാഷകാരം പറയുന്നത് എന്താണ്? ശുദ്ധമായ ജ്ഞാനം, നിശ്ചയാത്മകമായ ജ്ഞാനം, അതിലത്ഭുതമൊന്നുമില്ല. അത് ശ്രുതിയിൽ നിന്നുണ്ടാകുന്നതാണ്. അതിൽ നിന്നുള്ള സംസാരം എന്ന് പറയുന്നത്, അതിൽ നിന്ന് പറയുന്ന മോക്ഷം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആരെയും അമ്പരപ്പിക്കാതെ അതിലും അത്ഭുതാദരവുകളുണ്ടാക്കുക, നേരിട്ട് തെളിച്ചു പറയുക, ഇതാണ് കാര്യം. അതിന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. ശ്രുതിയെ, വേദത്തെ, ഉപനിഷത്തിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അവിടെ സ്വാഭാവികമാണ് ചോദ്യം ഉപനിഷത്തിന്റെ നേരെ വരും. ഉപനിഷത്തിനെങ്ങനെയാണ് ഇങ്ങനൊരറിവ് ഉണ്ടാക്കാൻ കഴിയുന്നത്? ഉപനിഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരറിവ് ഉണ്ടാകുമോ? സർവോപനിഷതം പരമാത്മീകത്വജ്ഞാപനപരത്വേ. ഭാഷകാരനോട് ചോദിക്കണം, താങ്കളിപ്പോൾ പറയുന്നതനുസരിച്ച് ഉപനിഷത്തുക്കളാണ് ഈ ബോധത്തെ ഉണ്ടാക്കുന്നത്, പരമാത്മീകത്വജ്ഞാപനം. പരമാത്മീകത്വം അതിന് ബോധിപ്പിക്കുന്നു, അതാണ് ജ്ഞാനം. പരമാത്മീകത്വം എന്ന് പറയുന്നത് ജ്ഞാനം. അറിവ്, അത് എന്താണ് അറിവെന്ന് പറയുന്നത്? എന്റെ അറിവെന്നുള്ളതല്ല, അത് ഉപനിഷത്തിന്റെ താല്പര്യമാണ്, ശ്രുതിയുടെ താല്പര്യമാണ്. പരത്വം എന്ന് വെച്ചാൽ താല്പര്യം. അത് അങ്ങനെ ഒരു താല്പര്യം ശ്രുതിക്കുണ്ടോ? ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നവൻ എന്താണ് അവിടെ പ്രാധാന്യം വരുന്നത്? തൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമോ കായികമോ വാചികമോ ആയിട്ടുള്ള അഭ്യാസത്തിനല്ല. മറ്റ് ആധ്യാത്മിക സാധനങ്ങളെന്ന് പറയുന്നിടത്തെല്ലാം വരുന്നത് ഒന്നുകിൽ തൻ്റെ മാനസികമായൊരു അഭ്യാസം, അല്ലെങ്കിൽ വാചികമായ അഭ്യാസം ജപം പോലെയുള്ളത്, അല്ലെങ്കിൽ കായികമായ അഭ്യാസങ്ങൾ യോഗ പരിശീലനം പോലെയുള്ളത്, ഇതൊക്കെയാണ്. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ശ്രുതിയുടെ താല്പര്യം, ഈ ശ്രുതിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതി എന്ന് പറഞ്ഞാൽ തന്നെ വരും ശ്രവണം. ശ്രുതിയെ ശ്രവിക്കുക, ശ്രവിച്ച ശ്രോതാവിന്റെ ഉള്ളിൽ ഗ്രഹിക്കേണ്ടതായ താല്പര്യം, അതാണ് ശ്രുതിയുടെ താല്പര്യം. എന്താണോ ശ്രോതാവിനെ ശ്രുതി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അത് അയാൾ ഗ്രഹിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇവിടെ ഭാഷ്യകാരം പറയുന്നതിന്റെ താല്പര്യം. അവിടെ ശ്രുതിയുടെ താല്പര്യത്തെ ശ്രോതാവ് ഗ്രഹിക്കുന്നു എന്നുവെച്ചാൽ ശ്രോതാവിന്റെ ഉള്ളിൽ ആ ബോധം ഉണ്ടാകുന്നു. അത് ശബ്ദത്തിന്റെ ഒരു മഹത്വമാണ്. അതിനെ എതിർക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ പറയും അതിനെ എതിർക്കാൻ കഴിയത്തില്ല ആർക്കും. അതിനെ എതിർക്കുകയാണെങ്കിൽ ഈ ശബ്ദത്തിൽ നിന്നും ബോധം ഉണ്ടാകുന്നില്ല എന്ന് പറയേണ്ടി വരും. അതാർക്കെങ്കിലും പറയാൻ പറ്റുമോ? എതിർക്കുന്നതന്നെ ബോധം ഉണ്ടായിട്ടല്ലേ. ശബ്ദത്തിൽ നിന്ന് ആ ബോധം ഉണ്ടായതുകൊണ്ടാണോ എതിർക്കുന്നത്? ആശയവിനിമയം നമ്മൾ പറയുന്നില്ലേ, എതിർക്കണമെങ്കിൽ മനസ്സിലാക്കണം, പരസ്പരം മനസ്സിലാക്കി എതിർക്കുന്നു. അപ്പൊ ആ ഏകത്വ ജ്ഞാനം ശ്രുതി ബോധിപ്പിച്ചാൽ അവനത് ബോധിക്കാം. ശബ്ദത്തിന് അങ്ങനെ ഒരു ഏകത്വ ജ്ഞാനത്തെ ബോധിപ്പിക്കുന്നതിന് ശേഷിയുണ്ടോ? ഉണ്ട് എന്ന ആ ബോധമാണ്. ആ ഒരു ബോധത്തെക്കുറിച്ചാണ് താനിവിടെ പറയുന്നതെന്നാണ് ഭാഷകാരൻ പറയുന്നത്. എന്നാൽ ചിന്തിക്കുക, ശബ്ദത്തിൽ നിന്ന് ബോധമാണ് ഉണ്ടാകുന്നത്. അത കിമർത്ഥം തത് പ്രതികൂല അർത്ഥോ വിജ്ഞാനാത്മഭേദ പരികല്പ്യത. ഇവിടെ ആ പരമാത്മബോധം, ഏകത്വ ബോധമെന്നും പറയും, അദ്വൈതബോധമെന്ന് പറയും, പരമാർത്ഥ ബോധമെന്ന് പറയും, ജീവപരേകത്വ ബോധമെന്ന് പറയും. അങ്ങനെ സാറിന് പക്ഷികാരം പറയാറില്ല പരമാത്മേകത്വ ബോധം എന്നാണ് പറയുന്നത്. ആ പരമാത്മേകത്വം എന്ന് പറയുമ്പോൾ അത് കേവലം ജീവനുമായിട്ടല്ല, അങ്ങനെ ധരിച്ചിടരുത്. ഞാനും പരമാത്മാവും ഉണ്ട് ഒന്നും, അങ്ങനെ ധരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പോയില്ലേ? ഞാനും പരമാത്മാവും ഒന്നായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. അപ്പോൾ പരമാത്മേകത്വം എന്ന് പറയുന്നത് അനുഭവവേദ്യമായ സർവത്തിലുമാണ് ഏകത്വം. അത് കേവലം തന്നിൽ മാത്രം സങ്കോചിപ്പിച്ച കളയുന്നു. ഞാൻ പരമാത്മാവിനെ അന്വേഷിക്കുന്നു, ഞാൻ പരമാത്മാവിനെ കണ്ടെത്തുന്നു, ഞാൻ പരമാത്മാവിന്, ഇതെല്ലാം കേവലം തന്റെ അഹന്തയെ കേന്ദ്രീകരിച്ച് വരരുത്. ഒരു ബോധമല്ല, കേവലം ഒരു അഹം ഭാവന അത്രയുണ്ട്. ആ ഏകത്വം എന്ന് പറയുന്നത് സർവവും അടങ്ങുന്ന ഒന്നാണ്, സർവവും അഭേദമായി അടങ്ങുന്നതാണ് ഏകത്വം. അതാണ് താല്പര്യമെങ്കിൽ കിമർത്ഥം തത് പ്രതികൂലവും അർത്ഥവും. അങ്ങനെയാണെങ്കിൽ ആ ഏകത്വത്തിന് പ്രതികൂലമായ വിഷയങ്ങൾ എന്താണ്? വിജ്ഞാനാത്മഭേദം. അതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ശ്രുതിയിലോ സ്മൃതിയിലോ. അതും വാക്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ മമയും വംശോ ജീവലോക എന്നൊക്കെയുള്ള ചോദിക്കുന്നതിന്റെ താല്പര്യം, ഉപനിഷത്തിൽ നിന്നാണ് ഈ ബോധം ഉണ്ടാകുന്നതെങ്കിൽ ഉപനിഷത്ത് അതിനെ മാത്രമല്ലേ ബോധിപ്പിക്കാവൂ? ഉപനിഷത്ത് അത് ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ അത് തെളിവ് തരാം. ഉപനിഷത്ത് ബോധിപ്പിക്കുന്നു എന്നുള്ള കർമ്മകാണ്ഡ പ്രാമാണ്യ വിരുദ്ധ പരിഹാര ഇത്യേകി. കർമ്മകാണ്ഡം പരിശോധിച്ചാൽ അതും ശ്രുതിയാണല്ലോ. അതിന് ഉപനിഷത്തെന്ന് പറയുന്നത് ശ്രുതിയാണ്, വേദമാണ്. അവിടെ പറയുന്നത് എന്താണോ? ഒരു സ്വർഗമുണ്ട്, അതിന് പ്രാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ അത് ഓരോരുത്തരും പ്രവർത്തിക്കണം, ഓരോരുത്തർക്കും അവിടെ പോകാൻ കഴിയും. ഇപ്പം ജീവാത്മഭേദം അവിടെ പറയുന്നുണ്ടല്ലോ. ഇത് ഉപനിഷത്തിൽ നിന്നാ ഏകത്വബോധം വരണമെന്ന് പറയുന്നു. അതേ വേദം തന്നെ ഭേദം പറയുന്നു. അതെന്തുകൊണ്ടാ? അപ്പൊ അതിന് സാമാന്യമായൊരു സമാധാനം പറയുന്നതാണ് കർമ്മകാണ്ഡ പ്രാമാണ്യ വിരോധ പരിഹാരായ അങ്ങനെ പറയാം. എന്താണത്? കർമ്മപ്രതിപാദകാനി വാക്യാന്യ അനേക ക്രിയാകാരക ഫലഭോക്തൃകർത്താശ്രയാണി. കാരണം ഈ ജീവന്മാരുടെയൊക്കെ അനുഭവം അതാണ്, എല്ലാവരും ഞാൻ എന്ന് അവനവന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവനും അവനവന് ഞാൻ പ്രവർത്തിക്കും, പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കും എന്നറിയുന്നു. അനേക ക്രിയാ കാരക ഫലഭോക്തൃ കർത്തൃ ഇതാണ്, ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ അനുഭവത്തിനനുസരിച്ച് ശ്രുതി പറഞ്ഞു എന്താണ്, അങ്ങനെ ഒരു ബുദ്ധിയുണ്ടെങ്കിൽ അവനവൻ്റെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുക, പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ഫലത്തെ അനുഭവിക്കുക, അതാണ് കർമ്മകാണ്ഡം. ആ കർമ്മകാണ്ഡ പ്രാമാണ്യത്തിന് വേണ്ടി അങ്ങനെ ജീവഭേദത്തെ അംഗീകരിച്ചിരിക്കുന്നു വേദം. അല്ലെങ്കിൽ എന്തുവരും? വേദം പ്രമാണമല്ല എന്ന് വരും. വേദം പ്രമാണമല്ലെങ്കിൽ ഉപനിഷത്തും പ്രമാണമല്ലാതായി. പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൽ നിന്ന് ശരിയായ ബോധം ഉണ്ടാകത്തില്ല. ഒന്നിനെ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് ശരിയായ ബോധം ഉണ്ടാകുന്നു എന്നാണ്. ഒന്ന് പ്രമാണം അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം അതിൽ നിന്ന് ശരിയായ ബോധം ഉണ്ടാകത്തില്ല. ഉദാഹരണം ഞാൻ പറയുന്നു, എൻ്റെ കണ്ണ് എനിക്ക് പ്രമാണമാണ്, ഇതിന് എൻ്റെ മുമ്പിലിരിക്കുന്നു ഇത് വാച്ചാണെന്നറിയുന്നതിന്. ഇവിടെ എനിക്ക് കണ്ണ് പ്രമാണമാണ്, അതുകൊണ്ട് എൻ്റെ ഈ കണ്ണിൽ നിന്നും എനിക്ക് ഇത് വാച്ചാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു. അതുപോലെ ചെവി, മൂക്ക്, നാക്ക്, ഇതിനെല്ലാം എനിക്ക് പ്രമാണമെന്ന് പറയും. എൻ്റെ മനസ്സിനെ പറയും. അതുപോലെ ഒരു പ്രമാണമാണ് ശബ്ദം, ശ്രുതി. ഇവിടെ പറയുന്ന ശ്രുതി പ്രമാണം എന്തുകൊണ്ട് വിളിക്കുന്നു? അതിൽ നിന്ന് ബോധം ഉണ്ടാകുന്നു, ശരിയായ ബോധം. അതുകൊണ്ടത് പ്രമാണമാണ്. പക്ഷെ പരസ്പര വിരുദ്ധമായി വന്നു കഴിഞ്ഞാൽ അതിന് പ്രമാണമൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ വാച്ചിനെ നോക്കുന്നു, ഇപ്പം എനിക്ക് ഇത് വാച്ചാണെന്ന് അറിവുണ്ടാകുന്നു. എങ്ങനെ? എൻ്റെ കണ്ണാണ് എനിക്ക് അറിവുണ്ടാക്കി തന്നു. അടുത്ത നിമിഷം എൻ്റെ കണ്ണ് തന്നെ പറയുന്നു, ഇത് വാച്ചല്ല, ഇത് മേശയാണ്. കണ്ണ് പിന്നെ പ്രമാണമായി സ്വീകരിക്കാനൊക്കത്തില്ല. കാരണം അത് തെറ്റായ അറിവുണ്ടാകുന്നു. ഒരിക്കലൊന്ന് പറയുന്നു, പിന്നെ വേറൊന്ന് പറയുന്നു. ഒരേ വസ്തുവിൽ തന്നെ നിരന്തരം മാറി മാറി അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു. ശരി, മാറി മാറി അനുഭവം ഉണ്ടാക്കുന്നു എന്നിരുന്നോട്ടെ, ഒന്നിനൊന്ന് വിരുദ്ധമായി ഉണ്ടാകുന്നു. മാറി മാറി അനുഭവം ഉണ്ടാകാം. കാലദേശങ്ങൾ കൊണ്ട് ഒരു വസ്തുവിൽ തന്നെ മാറി മാറി അനുഭവം ഉണ്ടാകും. ഒരേ ഒരു മനുഷ്യൻ തന്നെ ബാലൻ, യുവാവ്, വൃദ്ധൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കും. പക്ഷെ പരസ്പര വിരുദ്ധമായാലോ? ഒരു പുരുഷന് സ്ത്രീ എന്ന് സ്ത്രീയെ, പിന്നെ പുരുഷൻ പിന്നെ സ്ത്രീ, ഇങ്ങനെ മാറി മാറി അനുഭവം ഉണ്ടായാൽ ആ പ്രമാണം ശരിയല്ല, അത് പ്രമാണമല്ല. ഇവിടെ അങ്ങനെയല്ല, ശ്രുതിയിൽ നിന്നും ആത്മാവിനെ ബോധിപ്പിക്കുന്നു. ശ്രുതി ആത്മാവിനെ ബോധിപ്പിക്കുന്നു, ശ്രുതിയിൽ നിന്നും ആത്മാവിനെ ബോധിക്കുന്നു. പക്ഷെ അവിടെ പലതരത്തിൽ ബോധിപ്പിച്ചാലോ? ഒരിക്കൽ പറയുന്നത് ഏകമാണ്, വേറൊരിക്കൽ പറയുന്നു അത് പലതാണ്, ഒരിക്കൽ പറയുന്നത് ജീവാത്മാവ് പരമാത്മാവ് വേറെയാണ്, മറ്റിടത്ത് പറയുന്നത് അതിൻ്റെ അംശമാണ്, ഈശ്വരൻ അംശീയാണ്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായി ഒരേ കാര്യത്തെക്കുറിച്ച് ബോധിപ്പിച്ചാൽ അതിനെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. ശ്രുതി പ്രമാണമാണ്. അതുകൊണ്ട് ശ്രുതിയിൽ ആ പ്രാമാണ്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി, അത് ശരിയായ ബോധത്തെ ഉണ്ടാക്കുന്നു അതിനു വേണ്ടി, ശ്രുതി പറയുന്ന കാര്യങ്ങളെ സമന്വയിപ്പിച്ച് മനസ്സിലാക്കണം. അപ്പോൾ കർമ്മകാണ്ഡം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ജ്ഞാനകാണ്ഡം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഉപാസനാകാണ്ഡമുണ്ട്. പ്രധാനമായും ഇത് മൂന്നാണ്. നമ്മളിവിടെ തുടങ്ങിയത് ഉപാസനാകാണ്ഡത്തിലാണ്. ഇതിന് പൊതുവെ ഉപനിഷത്ത് എന്ന് പറയുമെങ്കിലും ബൃഹദാരണ്യ ഉപനിഷത്ത് പൊതുവെ പറയുമെങ്കിലും അത് ഉപനിഷത്തെന്ന് പറഞ്ഞ് ജ്ഞാനകാന്ഡം എന്ന് മാത്രമാണ്. ഉപനിഷത്തിൽ ഉപാസനാകാന്ഡവുമുണ്ട്. ഉപാസനാകാന്ഡവും ജ്ഞാനകാന്ഡവും കൂടി ചേർന്നാണ് ഉപനിഷത്ത്. അതാണ് നമ്മൾ തുടക്കത്തിൽ ഉഷാവശ്വസ്യമേശ്വര അതിനെ നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു അത് ഉപാസനാകാന്ഡമാണ്. അടുത്ത് ആത്മീയത്യവും ഉപാസീതാവും ഇത് ജ്ഞാനകാന്ഡമാണ്. ഉപനിഷത്തിന് രണ്ടും വന്നിരിക്കുന്നു. അതുപോലെ മറ്റൊരു ഭാഗമാണ് കർമ്മകാന്ഡം. ആ കർമ്മകാന്ഡത്തിൻ്റെ പ്രാമാണ്യത്തിന് വേണ്ടി കർമ്മം ചെയ്യണം, ഫലം ഉണ്ടാകണം, അത് സത്യമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആത്മഭേദത്തെയും കൽപ്പിച്ചു എന്ന് ചൊല്ലി പറയുന്നു. എങ്ങനെ? കർമ്മ പ്രതിപാദകാനി വാക്യാനി അനേക ക്രിയാകാരക ഫലഭോക്തൃകർത്താശ്രയാനി. അവിടെ അനേകത്വം വേണം. പല കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, പല ഫലത്തെക്കുറിച്ച് പറയുന്നു, അത് ചെയ്യുന്നതിന് പല ആൾക്കാരും വേണം. അപ്പോൾ അവിടെ പല ആത്മാക്കളെ കൽപ്പിക്കേണ്ടി വരും. വിജ്ഞാനാത്മഭേദാഭാവി അസംസാരനൈവ പരമാത്മനേകത്വേ കഥം ഇഷ്ടഫലാസു ക്രിയാസു പ്രവൃത്തയേയുഹു. ഈ വിജ്ഞാനാത്മഭേദമില്ലാതെ വന്നാൽ, നേരത്തെ പറഞ്ഞു പരമാത്മേകത്വ ജ്ഞാനമാണെങ്കിൽ, അസംസാരനൈവ പരമാത്മനേകത്വേ, ആ പരമാത്മാവ് അസംസാരിയാണ്, അത് ഏകത്വമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, കഥം ഇഷ്ടഫലാസു ക്രിയാസു പ്രവൃത്തയേയുഹു, ഇഷ്ടഫലമുള്ള കർമ്മങ്ങളിൽ എങ്ങനെ ഒരു പ്രവർത്തിക്കും, അനിഷ്ടഫലാഭ്യോ വാ ക്രിയാഭ്യോ നിവൃത്തയേയുഹു, അനിഷ്ടഫലമുള്ള കർമ്മങ്ങളിൽ നിന്ന് അങ്ങനെ നിവർത്തിക്കും. അപ്പം ഇഷ്ടഫലമുള്ള കർമ്മങ്ങളിൽ പ്രവർത്തിക്കുകയും അനിഷ്ടഫലമുള്ള കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അത് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ അവൻ്റെ രാഗം കൊണ്ട് കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നു, വേദം പറഞ്ഞിട്ടൊന്നുമല്ല. വേദം പറയുന്ന എന്താണ്? അത് ഇന്നതിൽ പ്രവർത്തിക്കുക, ഇന്നതിൽ പ്രവർത്തിക്കാതിരിക്കുക, അതിനൊരു വ്യവസ്ഥ ചെയ്യുകയാണ്. അങ്ങനെ വ്യവസ്ഥ ചെയ്യുമ്പോൾ അവിടെ ആത്മാവ് പലതാണെന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ട് വേദം അപ്രമാണമല്ല, വേദം ശരിയായ അറിവിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. ഉപനിഷത്തിൽ നിന്ന് പരമാത്മേകത്വ ബോധം ഉണ്ടാകാം. അതേ വേദത്തിൽ തന്നെ പരമാത്മാ നാനാത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഏകത്വബോധം ഉണ്ടാകാം. പരമാത്മാ നാനാത്വത്തെ പറഞ്ഞത് പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ്. പരമാത്മേകത്വമാണ് വാസ്തവം, അത് ശ്രുതിയിൽ നിന്ന് തന്നെ ഉണ്ടാകണം. ശരി, എന്നാൽ പരമാത്മേകത്വമാണ് വാസ്തവമെങ്കിൽ ചോദിക്കുന്നു, കസ്യവാബദ്ധസ്യ മോക്ഷായ ഉപനിഷദാരഭ്യേത. നിങ്ങൾ പറയുന്ന ഈ പരമാത്മേകത്വം എന്ന് പറഞ്ഞാൽ എന്താണോ, എന്താണ് ഏകത്വം? നിത്യശുദ്ധ ബുദ്ധ മുക്ത രൂപത്തിലുള്ള ആത്മാവ്, ഇതാണോ ശ്രുതി പറയുന്നത്? അതായത് ഈ ശ്രുതി എന്ന് നിങ്ങൾ പറയുന്ന ഈ വാക്യങ്ങൾ പറയുന്നതൊക്കെ ശരിയാണോ, അതേപോലെ അസംബന്ധമാണോ പറയുന്നത്? ഇത് പ്രമാണമാണോ എന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ശരിയായ ബോധപരവനുണ്ടാകുമോ, അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന ബോധം ശരിയാണ്? ഒന്ന്, ഇതിൽ നിന്ന് ശരിയായ ബോധം ഉണ്ടാകുമോ? രണ്ട്, ഉണ്ടാകുന്ന ബോധം ശരിയാണ്? എപ്പോഴും ശ്രുതി ശ്രുതി ശ്രുതി എന്ന് പറയുന്നു. ഒരാളെന്നോട് പരാതിയും പറഞ്ഞു, ഞാൻ ഒരു ദിവസം 3-4 മണിക്കൂർ ധ്യാനിച്ചിരുന്നാണ്, പിന്നെന്താ സ്വാമി കാരണം ഇപ്പൊ അതെല്ലാം പോയി, ശ്രുതി ശ്രുതി ശ്രുതി എന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ ധ്യാനിക്കാതിരിക്കരുത്, ഞാൻ അവരോടും ധ്യാനിക്കരുതെന്നും പറഞ്ഞില്ല. 4 മണിക്കൂറോ 5 മണിക്കൂറോ സമയം സൗകര്യം ഉള്ളതുപോലെ ധ്യാനിച്ചോളൂ, ആരാ ധ്യാനിക്കേണ്ടതെന്ന് പറഞ്ഞു. ആ പറഞ്ഞില്ല, പക്ഷെ ഈ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പുറകെ പോയി, ധ്യാനം പോയി. പരാതി പറയുന്നുണ്ട്. ശ്രുതി ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു, എന്തിനാ അതിന്റെ പുറകെ പോയത്? എനിക്ക് തോന്നി അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന്. ആ പിന്നെ ഇനി പരാതി പറയുന്ന എന്തിനാ, നല്ലതെന്ന് തോന്നി അതിന്റെ പുറകെ പോയി. എന്താ കുറ്റമാണ്? മനുഷ്യരൊക്കെ അങ്ങനെയാ, എല്ലാവർക്കും നേട്ടങ്ങളാണ് വേണ്ടത്, നല്ലത്. എന്നുകൊണ്ട് അതിൻ്റെ പ്രയോഗം ശ്രുതി ശ്രുതി എന്ന് കേട്ടപ്പോൾ ഒരു താല്പര്യം തോന്നി അതിൻ്റെ പ്രയോഗം. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്തിനാ പരാതി പറയുന്നത്? കക്ഷത്തിരിക്കുന്ന കളയാനും വയ്യോ, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, രണ്ടും കൂടെ നടക്കും. പരാതി പറയുന്നത് ഏതാണ് പറ്റിയെന്ന് തോന്നുന്നു, അതിനെ പറഞ്ഞു പോവുക. ഇതിങ്ങനെ പറയുന്നു പരമാത്മീകത്വമാണ്, നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ്, ഈ ബോധം ഉണ്ടാകണം. അത് അങ്ങോട്ട് സ്വീകരിക്കാൻ പ്രയാസമാണ്. കാരണം കസ്യവ ബദ്ധസ്യ മോക്ഷായ ഉപനിഷത് ആരംഭിച്ചത് ഇവിടെ ആർക്ക് വേണ്ടിയിട്ടായി? ശ്രുതി പറയുന്നത്, ശ്രുതി തന്നെ പറയുന്നു നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവമാണ്. പിന്നെ എന്തിനാണ് ശ്രുതിയുടെ ആവശ്യം? സാറിന് ചോദിച്ചോദ്യം ശ്രുതിയുടെ ആവശ്യം തന്നെ ഉണ്ടോ? നിത്യബുദ്ധം മറ്റതങ്ങനെയല്ല. ഞാൻ ബന്ധനാണ്, ബദ്ധനാണ്, സംസാരിയാണ്, എനിക്കിതിൽ നിന്നെല്ലാം മോചനം വേണം, അതിനുവേണ്ടി ഞാൻ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നു, അങ്ങനെ ഗുരു തന്ന മന്ത്രത്തെ ജപിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഞാൻ അതിൻ്റെ ഫലത്തെ നേടും, ഈ സംസാരത്തിൽ നിന്ന് മോചിക്കും, അതുവരെ എനിക്ക് ഈ സാധനങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ആർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. ശ്രുതി പറയുന്ന അങ്ങനെയാണോ? നിത്യശുദ്ധ ബുദ്ധ മുക്തൻ, ഇവിടെ ആരും ബദ്ധനയില്ല. പിന്നെ എന്തിനാ ശ്രുതിയുടെ ആവശ്യം? അല്ലേ, കസ്യവ ബുദ്ധസ്യ മോക്ഷായ, ഏതൊരു ബദ്ധന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഉപനിഷത്ത് ആരഭ്യത, ഈ ഉപനിഷത്ത് ശ്രവിക്കേണ്ടത്? മുക്തനായിരിക്കുന്ന ഞാൻ എന്തിന് ഈ ഉപനിഷത്ത് ശ്രവിക്കണം? ഉപനിഷത്ത് ശ്രവിച്ചിട്ട് ഉണ്ടാകേണ്ട മോക്ഷമല്ലല്ലോ ഉള്ളത്, കാരണം ഞാൻ മുക്തനാണല്ലോ. അപ്പൊ ഈ ഉപനിഷത്ത് പറയുന്നത് അസംബന്ധമാണ്. അത് പറയുന്നു നീ മുക്തനാണ്, അതിസമയം പറയുന്നു അത് ശ്രവിക്കാനും പറയുന്നു. പിന്നെന്തിനാ ഒരു ജോലി എന്നെ ഏൽപ്പിക്കുന്നു? ഞാൻ മുക്തനാണ്, ശ്രവണം എന്തിന്? ഇതിന് നമ്മൾ പറയുന്നതാണ് വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ എന്ന് പറയും. ഒരു ഭാഗത്ത് പറയുന്നു മുക്തനാണ്, പിന്നെ പറയുന്നു ശ്രവിക്കുക, പിന്നെ എന്തിനാ ശ്രവണം? ഞങ്ങളൊന്ന് ശരിയാകണം, ഞാൻ ബദ്ധനാണ്, എനിക്ക് മുക്തി വേണം, അതിനുവേണ്ടി ഞാൻ എന്തിനു തയ്യാറാണ്? ജപിക്കണോ, ധ്യാനിക്കണമോ, ശ്രവിക്കണമോ, വിചാരം ചെയ്യണോ, എല്ലാം അത് ഞാൻ തയ്യാറാണ്. പക്ഷെ പറയുന്നു നീ മുക്തനാണ്, അപ്പൊ നീ ഇതൊക്കെ ചെയ്യണമെന്നും പറയുന്നു. ഇതെങ്ങനെ ശരിയാകും? ഈ ഉപനിഷത്തിന്റെ ആവശ്യം എന്താണ്? അഭിജ പരമാത്മീകത്വവാദി പക്ഷേ കസ്മൈ ഉപദേശ, നിങ്ങൾ പറയുന്ന പോലെ പരമാത്മീകത്വമാണ് സർവം കൽവിധം ബ്രഹ്മ. ഇവിടെ ആർക്കു വേണ്ടിയായി ഉപദേശം? അതൊന്ന് ആലോചിച്ചു. ഇനി ഇത് ആർക്കു വേണ്ടി ഉപനിഷത്ത് ഉപദേശം? കാരണം ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ. അത് പറയുന്നത് തത്വമാണ്, പരമാർത്ഥമാണെങ്കിൽ ഈ ചോദ്യത്തിന് സമാധാനം പറയും. ആരെയാ ഉപദേശിക്കുന്നു? നിങ്ങൾ പറയുന്ന എന്താണോ പറയുന്നത്? സത്യമാണ്, പരമാർത്ഥമാണെന്നാണ്. എന്താണോ പരമാവേഗത്വം, ഇവിടെ ഒരു ഭേദവുമില്ല. കസ്മൈ ഉപദേശം എന്ന് പറയുന്നത് ആർക്ക് ഉപദേശിക്കുന്നു? ഭേദമുണ്ടെങ്കിൽ ഉപദേശത്തിനൊരു പ്രസക്തിയുണ്ട്. എന്നിട്ട് പറയുന്നത് ഉപനിഷത്ത് പ്രമാണമാണ്, ഉപനിഷത്തിൽ നിന്ന് ശരിയായ അറിവുണ്ടാകും. ഇതും വിരുദ്ധമായ കാര്യമാണ്. കസ്യച്ച ഉപദേശം ഗ്രഹണഫലം, ഉപദേശത്തിന്റെ പ്രയോജനവും പറയുന്നു. ഉപദേശം എന്ന് പറഞ്ഞാൽ ശ്രവണം. എന്തുകൊണ്ട്? ഒരാൾ ഉപദേശിക്കുന്നു, മറ്റൊരുവൻ കേൾക്കുന്നു, ശ്രുതി ശബ്ദത്തെ കേൾക്കുന്നു. ആ കേൾക്കുന്നതിനൊരു ഫലം പറയുന്നു ജ്ഞാനം. ഇതാർക്കാ ജ്ഞാനം? കസ്യ ഉപദേശ ഗ്രഹണ ഫലം, ഇതാർക്കാ ജ്ഞാനം ഉണ്ടാകുന്നു? എന്തുകൊണ്ട്? താൻ നിത്യമുക്തനാണ്, നിത്യമുക്തന്റെ പിന്നെ എങ്ങനെയായി നീ ജ്ഞാനം ഉണ്ടാകുന്നു, ഉണ്ടായാൽ അതൊരു ബന്ധനമല്ലേ, ഒരു തകരാറും ഇല്ലാതിരിക്കുന്നു. അവിടെ ഒരു തകരാറുണ്ടാക്കുന്നില്ലേ ഒരു ജ്ഞാനത്തെ കൊണ്ടുവരുന്നു? ആർക്കാ ഈ ജ്ഞാനത്തിന്റെ ഫലം? ന്യായമായി ചിന്തിക്കുക, ചോദ്യമല്ലേ. എന്നിട്ട് എപ്പോഴും പറയുന്നതാണ് ശ്രുതി ശ്രുതി ശ്രുതി ശ്രുതി ശ്രവിക്കുക. ഇതാരാ ഇതാർക്കാ ഉണ്ടാകുന്നത്? ഉണ്ടാകാനൊരു ഇടം വേണ്ടേ? ഉണ്ടാകാനൊരാള് വേണ്ടേ? ഉണ്ടാകാനൊരു വസ്തു വേണ്ടേ? ഇതൊന്നുമില്ല. എന്തുകൊണ്ട്? പരമാത്മേകത്വം, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം. ഇനി ബദ്ധസ്ഹി ബന്ധനാശായ ഉപദേശ തദഭാവേ ഉപനിഷശാസ്ത്രം നിർവിഷയമേവ. ഇനി പറയുകയാണ്, ബദ്ധനായ ഒരുവനുണ്ട്, അവന്റെ ആ ബന്ധനത്തെ നശിപ്പിക്കുന്നതിന് അറിവ് വേണം, അറിവിന് വേണ്ടി ഉപദേശം വേണം, ഉപദേശമാണ് ശ്രുതി. ഇങ്ങനെ പറയാം. ഇതാണ് സാറിന് പറഞ്ഞു വരുന്നത്. നീ ഗുരുവിന്റെ അടുത്ത് പോകണം, എന്നിട്ട് ഗുരുവിൽ നിന്ന് ഉപദേശത്തെ ഗ്രഹിക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? സർവവും ബ്രഹ്മമയം, എല്ലാം ബ്രഹ്മം തന്നെ, ബ്രഹ്മസ്വരൂപം തന്നെ. ശരി, ഇത്തരം സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന വെച്ച് ഇത് സ്വീകരിക്കാൻ തദഭാവേ, നിങ്ങൾ പറയുന്ന എന്താണ്? ബന്ധമേ ഇല്ല. അത് മൂന്ന് കാലത്തിലും ഇല്ല. നിത്യമുക്തി മാത്രം, പരമാർത്ഥം, സത്യം. എന്തായാലും അസത്യത്തിന്റെ പിന്നാലെ ആരും പോകുന്നുണ്ടല്ലോ. അസത്യം ആർക്കാ വേണ്ടത്? സത്യത്തിന്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നു. സത്യത്തെയാണ് ഗ്രഹിക്കേണ്ടത്, സത്യത്തെയാണ് സ്വീകരിക്കേണ്ടത്. എന്താ സത്യം? തദഭാവം, ബന്ധനില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ ഉപനിഷത് ശാസ്ത്രം നിർവിഷയമേവ. ഈ ഉപനിഷത് ശാസ്ത്രത്തിന് ഒരു വിഷയമേ ഇല്ല. എന്നുവെച്ചാൽ ഇതിന് പറയാനൊരു തത്വമില്ല, ഇത് കേൾക്കാനൊരുവനില്ല, ഇതുകൊണ്ടൊരു ഫലം ഉണ്ടാകുന്നില്ല. അസംബന്ധം, അങ്ങനെയുള്ള ഒരു അസംബന്ധമായ ഉപനിഷത്തിനെയാണ് നിങ്ങൾ പറയുന്നത് പ്രമാണം എന്ന് വെച്ചാൽ ഇത് നിന്ന് ശരിയായ അറിവുണ്ടാകുമെന്ന് പറയുന്നു. ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഈ പുസ്തകം പഠിച്ചിട്ടെന്താ കാര്യം? വേദം പഠിച്ചിട്ടെന്താ കാര്യം? അതാ ആ ചോദ്യമാണ് ഇവിടെയും ചോദിക്കുന്നത്. ഒന്നും അറിയാത്തവർ ചോദിക്കുന്നു, ഇവിടെ അങ്ങനെയല്ല. ആ തത്വത്തിന്റെ വെളിച്ചത്തിൽ ചോദിക്കുന്നു. സർവം ഖല്ലിതം ബ്രഹ്മമാണെങ്കിൽ പിന്നെന്തിനാ ഉപനിഷത്ത്? ഇതിന്റെ ആവശ്യം തോന്നുന്നു. ഇവന്തർഹി ഉപനിഷത് വാദിപക്ഷസ്യ കർമ്മകാണ്ഡി വിപക്ഷേണ ചോദ്യപരിഹാരയോ സമാന ബന്ധ ഏന ഭേദാഭാവേ കർമ്മകാണ്ഡം നിരാലംബനം ആത്മാനം ലഭതി പ്രാമാണ്യം പ്രതി ഉപനിഷത്തമേ. അതുകൊണ്ട് നിങ്ങളെ പറയുന്ന ഈ സിദ്ധാന്തം ഉണ്ടല്ലോ, നിത്യം പ്രശുദ്ധം എന്നൊക്കെ പറയുന്ന ഈ സിദ്ധാന്തം, സർവം ഖല്ലിതം ബ്രഹ്മം പറയുന്ന ഈ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ പറയുന്നത് ഇങ്ങനൊരു തത്വത്തെ ശ്രുതി വെളിപ്പെടുത്തുന്നു എന്നാണ്. നിങ്ങൾ വെളിപ്പെടുത്തി ഈ തത്വത്തിന്റെ വെളിച്ചത്തെ നോക്കുകയാണെങ്കിൽ വേദം മുഴുവൻ അസംബന്ധമാണ്. ഈ തത്വത്തിൽ പരിശോധിച്ചാൽ മതി. എന്നുവെച്ചാൽ പൂർവകാണ്ഡവും അസംബന്ധം, ഉത്തരകാണ്ഡവും അസംബന്ധം. ഏവം ദ്രഹി ഉപനിഷദ്വാദിപക്ഷസ്യ കർമ്മകാണ്ഡവാദിപക്ഷേണ. ഉപനിഷത്തിനെ കുറിച്ച് പറയുന്ന കർമ്മകാണ്ഡത്തെ കുറിച്ച് പറയുന്നിടത്തും ചോദ്യപരിഹാരവും സമാന ബന്ധം, രണ്ടിടത്തും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഒരുപോലെ തന്നെ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന സമാധാനമൊന്നും യോജിക്കുന്നതല്ല. നിങ്ങൾ പറയുന്ന പരമാത്മേകത്വം ആണ് പരമാർത്ഥം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ഭേദാഭാവി കർമ്മകാണ്ഡം നിരാലംബനം ആത്മാനം പ്രാമാണ്യം പ്രതിനലഭതി ഭേദമില്ല, ഏകമായ ആത്മാവാണ് പരമാത്മേകത്വം. അതുകൊണ്ട് കർമ്മകാണ്ഡത്തിന് അധികാരികളില്ല, കർമ്മം ചെയ്യാൻ ഒരുവനില്ല, ഫലം അനുഭവിക്കാൻ ഒരുവനില്ല, കർത്തിക്കില്ല, യജമാനനില്ല, ഒന്നുമില്ല. എന്തുകൊണ്ട്? ഏകാത്മാ. അതുകൊണ്ട് ആ വാക്യങ്ങൾ പ്രമാണമല്ല, അതിൽ നിന്ന് ശരിയായ ബോധം ഉണ്ടാക്കത്തില്ല. തഥാ ഉപനിഷത്ത്, ഉപനിഷത്തിലും ആത്മീയകത്വം അവിടെ ഉപദേശിക്കാൻ ഒരുവനില്ല, ഗ്രഹിക്കാൻ ഒരുവനില്ല, എല്ലാം ഏകമായ ആത്മാവ് മാത്രം. രണ്ടും അസംബന്ധമാണ്. അപ്പോൾ വേദം അസംബന്ധമായ ഉപനിഷത്ത് പ്രമാണമല്ല, ഉപനിഷത്തിൽ നിന്ന് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകത്തില്ല. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്, യഥാർത്ഥമായ ഒരനുഭവത്തെ ഉണ്ടാക്കിത്തരുന്നതാണ് പ്രമാണം. ഉപനിഷത്ത് പ്രമാണമല്ല എന്നാ. ഒന്ന് പരിശോധിച്ചു നോക്കണ്ടേ, വിശ്രുതി എന്തെങ്കിലും സാങ്കത്യമുണ്ടോ, എന്തെങ്കിലും കഴമ്പുണ്ടോ? ശ്രുതി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ് നമ്മളും പറയും, അങ്ങ് വേറെ ആചാര്യം പറഞ്ഞ് നമ്മളും പറയും, ശ്രുതി കേമമാണെന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റു പറയും. ഇതെല്ലാം ഇവിടുത്തെ രീതി, ഒരാൾ പറഞ്ഞു തന്നെ ഏറ്റു പറയുകയാണ്. ശങ്കരാചാര്യർ പറഞ്ഞു ഞാൻ ബ്രഹ്മമാണ്, അതുകൊണ്ട് ഞാനും ബ്രഹ്മം, കേട്ട ഞാനും ബ്രഹ്മം, അങ്ങനെ ഒരാൾ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാൻ ഇവിടെ ഒന്നും പറയുന്നു. അതുകൊണ്ട് ശ്രുതി പ്രമാണം അല്ല, അതൊന്നും അനുഭവം ഉണ്ടാകത്തില്ല. ശരി, അങ്ങനെ എനിക്ക് ഒരു കാര്യം ചെയ്യാം, എന്തുകൊണ്ടാണ് ഈ ദോഷം വന്നത്? പരമാത്മേകത്വത്തെ സ്വീകരിച്ചാലാണ് ഈ ദോഷം വരുന്നത്. നിത്യശുദ്ധ ബുദ്ധ മുക്തമാണ് ആത്മാവെന്നൊക്കെ പറയുമ്പോഴാണ് ഈ ദോഷം വരുന്നത്. ശ്രുതി പ്രാമാണ്യമല്ല, അതുകൊണ്ട് അതിനെ അങ്ങ് വിടാം. വിട്ടിട്ട് പിന്നെ അതിന്റെ എന്താ അർത്ഥം അത് പിന്നീട് ചിന്തിക്കാം. ആദ്യം അതിനെ മാറ്റി വയ്ക്കുക, എന്നിട്ട് കർമ്മകാണ്ഡത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അവിടെ എന്താ പറയുന്നത്? പല ആത്മാവുണ്ട്, പല കർമ്മങ്ങളുണ്ട്, പല ഫലങ്ങളുണ്ട്. അത് ശരിയാണ്, നമ്മൾ ലോകത്ത് കാണുന്നു അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, ഓരോ ഫലത്തെ അനുഭവിക്കുന്നവരാണ്, ഓരോരുത്തരും വെവ്വേറെയാണ്. ഇത് ശ്രുതിക്ക് വിരോധം വരുന്നില്ല, നമ്മുടെ അനുഭവത്തിന് ശ്രുതിയും വിരോധം വരുന്നില്ല. അപ്പൊ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കാം, കർമ്മകാണ്ഡത്തെ മാത്രം സ്വീകരിക്കുക. പ്രാമാണ്യ സ്വാർത്ഥ വിഘാതവും നാസ്തി. ഏതൊന്നിനെ സ്വീകരിച്ചുകളാണോ സ്വാർത്ഥത്തിന് വിഘാതം വരാത്തത്, ഈ ഭേദജ്ഞാനത്തിന് നാശം വരാത്തത്, പരമാത്മേകത്വ ബോധമെന്ന് പറയുന്ന ഒരറിവ് വരാതിരിക്കുന്നത്, ഭേദത്തെ അംഗീകരിക്കാൻ കഴിയുന്നത്, തസ്യവ കർമ്മകാണ്ഡസ്യ അസ്തി പ്രമാണം, അങ്ങനെയുള്ള കർമ്മകാണ്ഡത്തെ പ്രമാണമായി സ്വീകരിക്കുക, പ്രശ്നം പരിഹരിക്കുക. ഉപനിഷത്താന്തോ പ്രാമാണ്യകൽപ്പനായാം സ്വാർത്ഥ വിഘാതോ ഭവേ മാഭൂത് പ്രാമാണ്യ. അതുകൊണ്ട് ഉപനിഷത്തിൽ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, സർവം ഖണ്ഡിതം ബ്രഹ്മ എന്ന് മറ്റും പറയുന്നുണ്ട്, എല്ലാം ഒരു ആത്മാവാണ്, ഒരേ പരമാത്മാവാണല്ല, ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ അർത്ഥത്തെ ഒന്നും ഇവിടെ സ്വീകരിക്കില്ല. ഉപനിഷത്തിന് പ്രമാണമേ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ദോഷം വരും, വേദം തന്നെ അപ്രമാണമായിരിക്കും, സ്വാർത്ഥത്തിന് വിരോധം വരും. മാഭൂത് പ്രാമാണ്യം, അതുകൊണ്ട് അതിനെ സ്വീകരിക്കണ്ട. നഹി കർമ്മകാണ്ഡം പ്രമാണസം അപ്രമാണം ഭവിതുമർഹതി. കർമ്മകാണ്ഡത്തെ സംബന്ധിച്ച് അങ്ങനെ അത് പ്രമാണമാണ്, അതുകൊണ്ട് അത് പ്രമേയം ഉണ്ടാകും. എന്ത് പറയുന്നു? അത് ജീവൻ പലതാണ്, ആത്മാവ് പലതാണ്, നമ്മുടെ അനുഭവം അങ്ങനെയാണ്, ഞാൻ വേറെ നീ വേറെ, അവിടെ അനുഭവം അങ്ങനെയാണ്, ഞാൻ കർത്താവായിരിക്കുന്നു അനുഭവമാണ്, ഞാൻ ഭോക്താവാകുന്നു ഫലത്തെ അനുഭവിക്കുന്നവനാണ്, ഞാൻ കർമ്മം ചെയ്യുന്നു, ഇതൊക്കെ സ്വാനുഭവമാണ്. ഈ അനുഭവത്തെ അംഗീകരിക്കുന്ന ആ വേദഭാഗത്തെ സ്വീകരിക്കുക. കർമ്മകാണ്ഡം പ്രമാണസ് അത് അപ്രമാണം ഭവിതുന്ന അർഹത, അത് അപ്രമാണമല്ല, അല്ലെങ്കിൽ മൊത്തം വേദം അസംബന്ധമായി പോകും. നഹി പ്രദീപ പ്രകാശ്യം പ്രകാശിതിന പ്രകാശ് ദീപം ഒരേ സമയം തന്നെ പ്രകാശിപ്പിക്കുന്നു പ്രകാശിപ്പിക്കുന്നില്ല അത് പറയാൻ പറ്റും. എന്റെ മുമ്പിൽ ദീപം എന്റെ മുമ്പിലിരിക്കുന്ന ഈ വരികളെ ഇപ്പൊ പ്രകാശിപ്പിക്കുന്നു പ്രകാശിപ്പിക്കുന്നില്ല അത് പറയാൻ പറ്റും. പ്രകാശിപ്പിക്കുന്നു, ദീപം ഉണ്ടെങ്കിൽ പ്രകാശിപ്പിക്കും, അത് പ്രകാശിക്കും. അതുകൊണ്ട് വേദം പ്രമാണമാണ്, അത് അപ്രമാണമാകത്തില്ല. എങ്ങനെ പ്രമാണം? കർമ്മകാണ്ഡം ജീവഭേദത്തെ പറയുന്ന ഭാഗം കൊണ്ട് അത് പ്രമാണമാണ്. അതൊരിക്കലും പ്രമാണവും അപ്രമാണവും ആകത്തില്ല. ദീപം വെളിച്ചവും ഇരുളുമാകത്തില്ല. അതുകൊണ്ട് ശരിയായാലും എങ്ങനെ ശരിയാക്കി? ഉപനിഷത്തിനും വിട്ടു വേദത്തിൽ പൂർവ്വകാണ്ഡത്തെ മാത്രം എടുത്തു. ഒരു പുസ്തകത്തിന്റെ പകുതി ശരി പകുതി തെറ്റെന്നങ്ങനെ പറയും. വേദം എന്ന് പറയുന്നത് ഒന്നല്ലേ? കർമ്മകാണ്ഡം ജ്ഞാനകാണ്ഡം എന്നൊക്കെ നിങ്ങൾ വേദിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നല്ലേ? കുറേ ഭാഗം ശരി കുറേ ഭാഗം തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പറഞ്ഞത് പകുതി ശരി പകുതി തെറ്റെന്ന് പറയാൻ പറ്റും? ശിഷ്യൻ പറയാം, ശരി പറയുന്ന ആൾ തെറ്റ് പറഞ്ഞാൽ അതിന് തെറ്റെന്ന് തന്നെ പറയണം. അത് ഗുരുവായാലും ശരി ആരായാലും ശരി വേദമായാലും ശരി ഞാൻ അപ്പുറമുള്ളതായാലും ശരി തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയാം. എന്തുകൊണ്ട്? പ്രതീക്ഷാദി പ്രമാണ പ്രതിഷേധ പ്രത്യക്ഷമായി നമ്മൾ അനുഭവിക്കുന്നതിന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. എന്താ പ്രത്യക്ഷമായി അനുഭവിക്കുന്നത്? ഞാൻ സ്വയം അനുഭവിക്കുന്നുണ്ട്. ഞാൻ ബദ്ധനാണ്, എനിക്ക് സുഖദുഃഖങ്ങളുണ്ട്, ഞാൻ സംസാരിയാണ്, ജനിച്ചവനാണ്, മരിച്ചവനാണ്, ഞാൻ വേറെയാണ്, നീ വേറെയാണ്, ഇതൊക്കെ പ്രത്യക്ഷ അനുഭവമല്ല. ആ പ്രത്യക്ഷത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് പറയുന്നത് പരമാത്മേകത്വം. അങ്ങനെ പറയുന്നത് അസംബന്ധം തന്നെയാണ് അനുപേക്ഷിക്കുക. അത് വേദമായാലും ശരി അയ്യോ വേദത്തെ അങ്ങനെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? വേദത്തെ തള്ളിക്കളയേണ്ടി വന്ന് എന്തുകൊണ്ട്? വേദത്തിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ഒരു അർത്ഥത്തെ എടുത്തുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നത് എന്താണ്? വേദത്തിന്റെ താല്പര്യം പരമാത്മീകത്വമാണെന്നാണ്. അത് ആ താല്പര്യത്തെ സ്വീകരിക്കാതിരുന്നാൽ മതി, വേദത്തിന് കുഴപ്പമൊന്നുമില്ല. വേദത്തിൽ നിന്ന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് പറയാതിരുന്നാൽ മതി, അപ്പൊ വേദത്തെയും രക്ഷപ്പെടുത്തും. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷാദി പ്രമാണത്തിന് വിരോധമായ കാര്യമായ കണ്ണുകൊണ്ട് കാണുകയാണ് ഭേദത്തെ. കണ്ട് എനിക്ക് ശരിയായ ബോധം ഉണ്ടാകുകയാണ്, ഇത് വേറെ അത് വേറെ, സർവം ഖണ്ഡിതം ബ്രഹ്മം എന്നല്ല ബോധം. അതുകൊണ്ട് വേദത്തിലെ അസംബന്ധ ഭാഗങ്ങളെ ഉപനിഷത് ഭാഗങ്ങളെ തള്ളിക്കളയും, അല്ലെങ്കിൽ അതിന് നിങ്ങൾ ഈ പറയുന്ന അർത്ഥം പറയാതിരിക്കുകയെങ്കിലും ചെയ്യുക. അതിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പരമാത്മേകത്വം ഇങ്ങനെയൊന്നും പറയരുത്. എന്നാ കേവല ഉപനിഷദോ ബ്രഹ്മേകത്വം പ്രതിപാദയന്തി സ്വാർത്ഥ വിഘാതം കർമ്മകാണ്ഡ പ്രാമാണ്യം വിഘാതം ചെയ്തു. അതാണ് ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഈ വേദത്തിന്റെ ഭാഗമായി വന്നത് വലിയൊരു ശല്യമാണ്. എന്തുകൊണ്ട്? സ്വയം അത് വേണ്ടാതീനം പറയുന്നു, പരമ പവിത്രമായ പരിശുദ്ധമായ വേദത്തെ കൂടെ അത് നാശമാക്കുന്നു, കളങ്കപ്പെടുത്തുന്നു. കാരണം പ്രത്യക്ഷത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞതുകൊണ്ടല്ല ഇപ്പം വേദത്തിനും ദോഷാരോപണം വന്നത്, വേദം അസംബന്ധം പറയുന്നു വന്നത്. അനുഭവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒരു സത്യം പറയുന്ന ആളാണ്, പക്ഷെ അയാളൊരു കള്ളം പറഞ്ഞാൽ പിന്നെ നമ്മളെ സത്യം പറയുന്നവനായിട്ട് അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവും. ഇതുവരെ സത്യം പറഞ്ഞവനാണ്, പക്ഷെ ഇന്ന് കള്ളം പറഞ്ഞു, അയാളെ സത്യവാക് എന്നങ്ങനെ വിളിക്കാൻ പറ്റും. അതുകൊണ്ട് ബ്രഹ്മേകത്വം പ്രതിപാദയന്തി ബ്രഹ്മേകത്വത്തെ പറയുന്ന ഈ ഉപനിഷത്ത് വേദഭാഗമായ ഉപനിഷത്ത് സ്വാർത്ഥ വിഘാതം താൻ പറയുന്നതിൽ തന്നെ വിഘാതത്തെ വരുത്തും, വൈരുദ്ധ്യത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ പ്രത്യക്ഷാദി പ്രമാണത്തിൽ വിരോധത്തെ ആണ് പറയുന്നത്, അനുഭവമില്ലാത്ത കാര്യങ്ങളെയാണ് പറയുന്നത്. മാത്രമല്ല കർമ്മകാണ്ഡ പ്രാമാണ്യ വിഘാതം, ആ വേദം കർമ്മകാണ്ഡം അത് ശരിയായ കാര്യങ്ങൾ പറയുകയാണ്, അതിനും ദോഷത്തെ ചെയ്യുന്നു. ഈ ഉപനിഷത്ത് കാരണമാണ് ഇപ്പോൾ വേദത്തെ നിഷേധിക്കേണ്ടി വന്നത്. ഒരാൾ സത്യവും പറയും കള്ളവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ചറിയും ഇയാൾ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ? രണ്ടും പറയുന്നതാണ് ഒരാളുടെ സ്വഭാവം. എങ്ങനെ രണ്ടിനെയും തിരസ്കരിക്കേണ്ടി വരും? കാരണം തിരിച്ചറിയാൻ കഴിയത്തില്ല ഇയാൾ കള്ളമാണോ പറയുന്നത് അതായത് സത്യമാണോ പറയുന്നത്. അപ്പോൾ ഉപനിഷത്ത് ചെയ്യുന്ന വലുതായ ഒരു ദോഷവിധമാണ്. ഒന്ന്, സ്വയം അത് അസത്യം പറയുന്നു, എന്നിട്ട് സത്യഭാഗമായ കർമ്മകാണ്ഡത്തിനെയും അത് അസംബന്ധമാക്കുന്നു. ബ്രഹ്മേകത്വം പ്രതിപാദയന്തി സ്വാർത്ഥവികാതം, താൻ പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യത്തെ ഉണ്ടാക്കുന്നു. കർമ്മകാണ്ഡ പ്രാമാണ്യവിക, കർമ്മകാണ്ഡത്തിന്റെ ആ പ്രാമാണ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കുർവന്തി, എന്തുകൊണ്ട്? പ്രത്യക്ഷാദി നിശ്ചിത ഭേദ പ്രതിപത്യർത്ഥ പ്രമാണിച്ചവരുത്തി. അത് മാത്രമല്ല, ഉപനിഷത്ത് എന്ന് പറയുന്നത് മഹാശല്യമാണ്, കൊള്ളരുതാണ്, അസംബന്ധമാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി നിശ്ചിത ഭേദ പ്രതിപത്യ അർത്ഥപ്രമാണം, നിശ്ചിതമായ ഭേദത്തെ യാതൊരു സംശയവും കൂടാതെ ബോധിക്കുന്നു. ഉപനിഷത്ത് കേട്ടപ്പോഴാണ് സംശയമൊക്കെ ഉണ്ടായത്. പ്രത്യക്ഷം അങ്ങനെയല്ല, നേരിട്ട് പറയുന്നതാ ഇത് വാച്ചാണ്, ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്. ഇങ്ങനെ വ്യക്തമായി ഭേദത്തെ ബോധിപ്പിക്കുന്നു, ഇത് രാമനാണ്, ഇത് കൃഷ്ണനാണ്, ഇതൊക്കെ വ്യക്തമായി ബോധിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യക്ഷാദി നിശ്ചിത ഭേദ പ്രതിപത്യർത്ഥ പ്രമാണ ഈശ്വ, അങ്ങനെ നിശ്ചിതമായി ഈ ഭേദത്തെ ബോധിപ്പിക്കുന്ന പ്രമാണങ്ങളിൽ നിന്നും ഇവിടെ ശരിയായ അറിവുണ്ടാകുന്നു. അത് നമ്മുടെ അനുഭവം. ശരിയാ തെറ്റോ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒന്നിനെ പറയും? നമ്മുടെ അനുഭവം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. എന്താ ഇനി അങ്ങനെ? അതെന്റെ അനുഭവമാണ്, എനിക്ക് എന്റെ അനുഭവത്തെ അംഗീകരിക്കാൻ പറ്റും. നിന്റെ അനുഭവം ഭ്രാന്തമായി വരുന്ന അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ ഭ്രാന്തി അനുഭവമാണ്, ഭ്രാന്തി അനുഭവമല്ലേ? അതും അനുഭവമാണ്. പക്ഷെ അതുപോട്ടെ, അത് ആൾക്കാർ പറയാറില്ല, മറിച്ച് പറയും. നീ എന്തുകൊണ്ട് അത് ചെയ്യുന്നു? അതെന്റെ അനുഭവം. എന്തുകൊണ്ട് മറ്റത് ചെയ്യുന്നു കാര്യത്തിലുള്ള? അത് എന്റെ അനുഭവം, ഭൗതികമായും ആധ്യാത്മികമായും. എന്റെ അനുഭവം അനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും. നീ എന്തുകൊണ്ട് ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു? ആധ്യാത്മികമായ ഒരു മാർഗം ഞാൻ തിരഞ്ഞെടുത്ത് സംഭവിക്കും. എന്റെ മാർഗം ധ്യാനമാണ്, ഞാൻ ആ മാർഗത്തിൽ സംഭവിക്കുന്നു. വേറൊരാൾ പറയുന്നത് എന്റെ മാർഗം ജപമാണ്, ഞാൻ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. വേറൊരാൾ പറയുന്നത് എന്റെ കർമ്മം കർമ്മമാണ്, ഈശ്വരാർപ്പണ കർമ്മം, ഞാൻ മാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഓരോരുത്തരും പറയും, ശരി ഈ മാർഗത്തിലൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്നു? പറയുന്നു, ഇത് എന്റെ അനുഭവമാണ്, ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സമാധാനം കിട്ടി, ജപിച്ചപ്പോൾ എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായി, യോഗം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധി ഉണ്ടായി. അതുകൊണ്ട് എന്റെ അനുഭവം അനുസരിച്ച് ഞാൻ പോകും. നിങ്ങൾ അതിനാദ്യം കൈകടത്താൻ പറ്റുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ശരിയാണ്. ഒരുവനെ സംബന്ധിച്ച് അവന്റെ അനുഭവമാണ് പ്രമാണം, അതുകൊണ്ട്. പക്ഷെ അനുഭവത്തെ അങ്ങനെ വിശ്വസിക്കരുത്. കാരണം അനുഭവം രണ്ടു തരത്തിലും വരാം. അനുഭവം യഥാർത്ഥമായും വരാം, ഭ്രാന്തമായും വരാം അനുഭവം. എന്റെ അനുഭവം അതുകൊണ്ട് എനിക്ക് വരുത് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ആ അനുഭവം ഭ്രാന്തമാണോ എന്നുകൂടി പരിശോധിക്കും. ഒരാൾ പറയുന്നത് ഞാൻ രണ്ട് തലയുള്ള ഒരു മനുഷ്യനെ കണ്ടു, രണ്ട് തലയുള്ള മനുഷ്യനാണ്. അതങ്ങനെ അതൊരു വലിയ സിദ്ധനായിരുന്നു, അതുകൊണ്ട് ഒരു തല കൂടെ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ കഴിയില്ല, മനുഷ്യന് ഒരു തലയുണ്ട്. അതില്ല, ഞാൻ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ കണ്ടതുകൊണ്ട് അത് ശരിയാണ്. അങ്ങനെയൊന്നുമില്ല, അത് അങ്ങനെ സംഭവിക്കാനേ വഴിയില്ല. അത് നിങ്ങളെ സംബന്ധിച്ച്, കാരണം നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് പറയുന്നു. ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്, അതുകൊണ്ട് എനിക്കത് ശരിയാണ്, സത്യമാണ്. എന്തുകൊണ്ട്? കണ്ണ് എനിക്ക്, എൻ്റെ കണ്ണ് എനിക്ക് പ്രമാണമാണ്. ആ കണ്ണിൽ നിന്ന് വെളിപ്പെട്ട അറിവ് എനിക്ക് പ്രമയാണ്, യഥാർത്ഥമായ അനുഭവമാണ്. എനിക്കത് സ്വീകരിച്ചേ പറ്റൂ. എല്ലാവരും ഇതുവരെ എത്തി നിൽക്കുന്നു, അനുഭവത്തെ അംഗീകരിച്ചേ പറ്റൂ. ഞാനിതിന് മറ്റൊരുവന്റെ അനുഭവത്തെ സ്വീകരിക്കുന്നു. മറ്റൊരുവന്റെ അനുഭവമാണ് ഒരു തലയുള്ള മനുഷ്യൻ. അത് ഞാനെന്തിനാ സ്വീകരിക്കുന്നത്? എന്റെ അനുഭവമാണ് രണ്ടു നിലയുള്ള മനുഷ്യൻ. പക്ഷെ അവിടെ അല്പം കൂടി മുമ്പോട്ട് ചെന്നിട്ട് നിന്റെ അനുഭവം നിഷേധിക്കുന്നില്ല, നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് അംഗീകരിക്കുന്നു, ശരിയാണ്, നിന്റെ അനുഭവം തന്നെയാണ്. പക്ഷേ അനുഭവം ഒരു ഭ്രാന്തിയാണെങ്കിലോ? അനുഭവം ഭ്രാന്തമായി ഉണ്ടാകാമല്ലോ. രജ്ജുവിനെ മാത്രമല്ല, രജ്ജുവിൽ ചിലപ്പോൾ സർപ്പത്തെയും കാണാറില്ലേ? അതുപോലെ അതൊരു ഭ്രാന്തിയാണെങ്കിലോ അവിടെ പരിശോധിക്കണോ, ഇതൊരു ഭ്രാന്തിയാണോ? ഏതൊരു അനുഭവത്തെയും പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതൊരു ഭ്രാന്തിയാണോ? ഭ്രാന്തി അനുഭവം, സംശയരഹിതമായ അനുഭവമാണ് ഭ്രാന്തി. സംശയം പോലും ഇല്ല അവിടെ. ആ ഭാഗത്തേക്ക് ആരും എത്താറില്ല. എല്ലാവരും അവരവരുടെ അനുഭവത്തിൽ നിന്നിട്ട് അതിന് മുറുകെ പിടിക്കും. അത് ഭ്രാന്തിയാണോന്ന് പരിശോധിക്കുന്നതിന് വിവേകം വേണം. അതുകൊണ്ട് പ്രത്യക്ഷാദി നിശ്ചിതമായ ഭേദം, വ്യക്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭേദം, ആ ഭേദപ്രതിപത്യർത്ഥം, ആ ഭേദബോധം, അതിനു വേണ്ടിയിട്ടുള്ള പ്രമാണിച്ച കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, മനസ്സ് അല്ലെങ്കിൽ ശബ്ദം, ഇതിൽ നിന്നെല്ലാം, ഈ പ്രമാണങ്ങളിൽ നിന്നല്ല, അല്ലെങ്കിൽ അതിനെ പറയും പ്രത്യക്ഷ അനുമാന ഉപമാന ശബ്ദം അർത്ഥാപത്തി അനുപലബ്ധി, ഇങ്ങനെയെല്ലാം പറയുന്ന പ്രമാണം, സങ്കീർണങ്ങളായ പ്രമാണങ്ങൾ പലതാണ്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ പറയുന്ന ഈ പരമാത്മേകത്വം വിരുദ്ധമാണ്, സ്വീകരിക്കാൻ വയ്യ. എന്തുകൊണ്ട്? പ്രത്യക്ഷാദി നിശ്ചിതമാണ്, എന്റെ ഇവിടുത്തെ അനുഭവം നിശ്ചിതമാണ്. അങ്ങനെ തന്റെ അനുഭവത്തിൽ നിന്ന് ഉറച്ച് നിശ്ചയിച്ച് നിൽക്കുമ്പോൾ അതെന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പലരും പറയും ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ പറയും ആയിരിക്കും. പക്ഷെ എന്റെ അനുഭവം ഇതാണ്, എനിക്ക് എന്റെ അനുഭവത്തെ സ്വീകരിച്ചല്ലേ പറ്റും. നിന്റെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടത്, അല്ലെങ്കിൽ ചെവി കൊണ്ട് കേട്ടത്, മൂക്കുകൊണ്ട് മണത്തത്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അറിഞ്ഞത്, കേട്ടറിഞ്ഞത്, ശരി. അവിടെ നിന്റെ വിവേകത്തെ എന്തുകൊണ്ട് അല്പം ഉപയോഗിച്ചുകൂടെ? എന്താണ് നിന്റെ അനുഭവം എന്ന് പറയുന്നത്? നിന്നെ നിഷേധിക്കുന്ന ഒരാളുടെ അനുഭവത്തെ മറ്റൊരാൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. പക്ഷേ എല്ലാം ശരിയാകത്തില്ല. രാമന്റെ അനുഭവം, കൃഷ്ണന്റെ അനുഭവം, അന്യന്റെ അനുഭവം എല്ലാം ശരി, അസ്വീകരിക്കാം. എന്തുകൊണ്ട്? ഈ അനുഭവങ്ങളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്തിയുമുണ്ട്, അതും അനുഭവമാണ്. അതൊന്ന് പരിശോധിച്ചു നോക്കൂ, ഇത് ഭ്രാന്തിയാണോ അതേ അനുഭവമാണോ, യഥാർത്ഥമാണോ അതേ യഥാർത്ഥമാണോ? ആ ഭാഗത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് ചർച്ച. അതാണ് ഈ ചർച്ചയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം. അതുകൊണ്ടിവിടെ അദ്വൈതയ്ക്ക് സോഷ്യലിസം ഒന്നുമില്ല. അവൻ പറഞ്ഞത് ശരി, മറ്റവൻ പറഞ്ഞത് ശരി, ഇവൻ പറഞ്ഞത് ശരി എന്ന് പറയാൻ പറ്റത്തില്ല. അവൻ തിരിച്ചറിയുന്നുണ്ട് ഇവൻ പറഞ്ഞത് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ, അനുഭവമാണോ യഥാർത്ഥ അനുഭവമാണോ അയഥാർത്ഥ അനുഭവമാണോ, പ്രമേയാണോ അപ്രമേയാണോ, ഭ്രാന്തിയാണോ യഥാർത്ഥമാണോ. അങ്ങനെ പരിശോധിക്കും. പരിശോധിച്ചിട്ട് പറയും എന്താണോ, ആ നിന്റെ അനുഭവം അത് തെറ്റാണ്, അസംബന്ധമാണ്, നിന്റെ അനുഭവം അത് ശരിയാണ്, അങ്ങനെ പറയേണ്ടി വരും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും അനുഭവം ശരിയാണ്. ഭ്രാന്തിയിൽ നിന്നുള്ള മുക്തി അവനുണ്ടാകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് നിശ്ചിതമായ ബോധം, എങ്ങനെയാണോ യഥാർത്ഥ അനുഭവത്തിൽ നിശ്ചയം ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ ഭ്രാന്തിയിലും നിശ്ചയം ഉണ്ടാകണം. ഇത് മരുമരീച്ച് കണ്ടിട്ട് ഉറപ്പിക്കുന്ന ഇത് ജലം തന്നെയാണ്, ഒരു സംശയം ഉണ്ടാകുന്നത്, അങ്ങനെയല്ലേ ഉറപ്പിച്ചത്? ഭ്രാന്തിയിൽ നിശ്ചയം വന്നില്ല, അതെന്റെ അനുഭവമാണ്, അതുകൊണ്ട് ശരിയെന്ന് പറഞ്ഞാൽ അദ്വൈതയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റും. അവന് പറഞ്ഞു കൊടുക്കേണ്ടി വരത്തില്ലേ, കാര്യകാരണ സഹിതമായി ബോധിപ്പിക്കേണ്ടി വരല്ല. അത് ഭ്രാന്തി തന്നെയാണ്, അതിന്റെ അനുഭവം അത് ഞാൻ അംഗീകരിക്കുന്നു, അതുകൊണ്ട് ആരെങ്കിലും അനുഭവത്തിൽ കടിച്ചു തൂങ്ങി സംസാരിക്കുകയാണെങ്കിൽ അവിടെ അവരോട് ആവശ്യപ്പെടാം, നിങ്ങളുടെ അനുഭവത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കുക, ഇത് അവസാനത്തെ അനുഭവമാണോ, ഇത് ഭ്രാന്തിയായിക്കൂടെ, ഇതിനപ്പുറം ഒരനുഭവം വരാമോ. അത് ആ ഒരു കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നീണ്ട ഒരു ചർച്ച ഇവിടെ ഭാഷകാരൻ ചെയ്യുന്നത്. അല്ല, എല്ലാവരും പറയുന്നത് ശരിയെന്ന് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല അദ്വൈതം. പുഷ്പമെന്ന് പറയാം, പുഷ്പമെന്ന് പറയാം, പിന്നെ കുട്ടി പറഞ്ഞ പോലെയും പറയാം. ഇങ്ങനെ പറയുന്നതല്ല അദ്വൈതം. കുട്ടി പറഞ്ഞത് എങ്ങനെയാ? അത് പറയാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ രണ്ടു തരത്തിൽ പറയാം, പുഷ്പമെന്നും പറയാം, പുഷ്പമെന്നും പറയാം, പിന്നെ കുട്ടി പറഞ്ഞ പോലെയും പറയാം. ഇങ്ങനെ പറഞ്ഞാൽ അത് അദ്വൈതമാകത്തില്ല. ഭ്രാന്തിയും യഥാർത്ഥത്തെയും തിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, നിശ്ചിതമായ ബോധം. ആ ബോധത്തിന് വിരുദ്ധമാണ് താങ്കൾ പറയുന്ന ഏകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റത്തില്ല. തസ്മാത് അപ്രാമാണ്യമേവ ഉപനിഷദാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ചേർന്ന് പറയേണ്ടി വരും, ഉപനിഷത് അപ്രമാണമാണ്, കാരണം നമ്മുടെ അനുഭവമായിട്ടത് നിരക്കുന്നില്ല. ശരി, സമ്മതിച്ചു, ഉപനിഷത്ത് സംബന്ധം തന്നെ. വേണ്ടി വന്നാൽ വേദത്തെ മുഴുവനും എന്താണ് സാധനം പറയാറുണ്ടല്ലോ, ഒരു രാജ്യത്തിന് വേണ്ടി ഗ്രാമത്തെ ത്യജിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഒരു കുടുംബത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ത്യജിക്കുക എന്ന് പറയുന്നത്. ഈ വേദത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉപനിഷത്തിന് ഉപേക്ഷിക്കുക ആ ഭാഗത്ത്. ഒരു ചോദ്യം വരും, ഈ വേദത്തിന്റെ ഭാഗമായി പിന്നെ ഉപനിഷത്തിന് എന്തിനാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? അതും അനാദിയാണല്ലോ, വേദമാണല്ലോ. ഉപനിഷത്ത് വേദം തന്നെയാണ്, ശ്രുതി തന്നെയാണ്, അതെന്തിനവിടെ പറഞ്ഞിരിക്കുന്നു? ഈ പറയുന്നത് അതിന്റെ താല്പര്യമല്ലെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. നിങ്ങൾ പറയുന്ന പരമാത്മേകത്വം ശ്രുതിയുടെ താല്പര്യമല്ല, അതിന് വേറെ പ്രയോജനമുണ്ട്. ഇതില്ലാത്ത താല്പര്യത്തെ നിങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ തകരാറൊക്കെ വന്നത്, വേദത്തിന്റെ പ്രാമാണ്യം പോയതും, അതിനെ രക്ഷിക്കാൻ വേണ്ടി ഉപനിഷത്തിന്റെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഉപനിഷത്തിന് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ഞങ്ങൾ പറയുന്നില്ല, ഉപനിഷത്തിന് ഒരു ആവശ്യമുണ്ട്. എന്താണ്? അന്യ അർത്ഥതാവസ്തു ജപാർത്ഥവും മറ്റും. കാരണം ഈ കർമ്മങ്ങളും മറ്റും അശ്വമേധാദി കർമ്മങ്ങളും മറ്റും ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ജപമുണ്ട്, പുരോഹിതന്മാരുടെ ജപം. ആ ജപത്തിന് വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത്ത് വെച്ചിരിക്കുന്നത്. അല്ല, അതിന് വേറെ താല്പര്യമൊന്നുമില്ല. അതിന്റെ അർത്ഥത്തെ കണ്ടുപിടിക്കാൻ പോയതാണ് ഈ നാശമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് അന്യാർത്ഥത വാസ്തു, മറ്റു പ്രയോജനം പറഞ്ഞ ജപമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപാസനയോ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. നത്വ ബ്രഹ്മയുഗത്വ പ്രതിപത്യർത്ഥത. ഒരു കാരണം വെച്ചാലും ബ്രഹ്മയുഗത്വം അല്ലെങ്കിൽ പരമാത്മയുഗത്വം, അങ്ങനെ ഒരർത്ഥം ഈ ഉപനിഷത്തിലില്ല. ഉപനിഷത്തിന്റെ താല്പര്യം ഇതല്ല. ഇത്രയും പൂർവപക്ഷം. ബ്രഹ്മയുഗത്വത്തിൽ പറയുന്നില്ല. അത്രയും വിശദമായി ചർച്ച ചെയ്യാനുണ്ടായ കാരണം ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കാരണം ശ്രുതിവാക്യം, ഉപനിഷത്ത് വാക്യം, അതിൽ നിന്നുള്ള ബോധം, അതാണ് മുഖ്യം. ആ ബോധമാണ് ഒരുവനെ മുക്തനാക്കുന്നത്, ആ ബോധമാണ് ഒരുവനെ സംസാരം നിവർത്തി കൊടുക്കുന്നത്. അതെങ്ങനെ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ ബോധം എങ്ങനെ മുക്തിയെ കൊടുക്കുന്നു, എന്താണ് മുക്തി, എങ്ങനെ ആ ബോധത്തിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നു, എന്താണ് ആ ബോധവും മുക്തിയും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. പക്ഷെ ഇതിൻ്റെല്ലാം മൂലകാരണമായിരിക്കുന്ന ആ ഉപനിഷത്ത് വാക്യം അതിൽ ഇതൊക്കെയാണോ പറയുന്നത്, അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ കേട്ടതെല്ലാം അതിൻ്റെ താല്പര്യമാണോ? അതാണ് അതിന് സമാനമാണെന്ന് പറയുന്നു. എന്നാ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാടി നിഷേധിക്കുകയാണ്. ഉക്ത ഉത്തരത്വ അതായത് നമ്മളുടെ ഒരു കാര്യത്തെ, ഒരു പരമാർത്ഥത്തെ, തത്വത്തെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ദീർഘമായി. പറയുന്ന ആള് ബോധിച്ചിട്ടാ പറയുന്നു, പറയുന്ന ആൾ അജ്ഞാന സംശയ വിവരങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? കേൾക്കുന്നവൻ ഇതെല്ലാത്തോടു കൂടി ഇരുന്നാ കേൾക്കുന്നത്, അജ്ഞാന സംശയാദി ദോഷങ്ങളോടുകൂടി ഇരുന്നാ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നവനിൽ ഉണ്ടാകുന്ന ബോധം കേൾക്കുന്നവനിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ചോദ്യം എന്തുകൊണ്ട് വരുന്നു? പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ബോധിക്കാത്തത് കൊണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ബോധിച്ചവനാണെങ്കിൽ അവന് ഈ ചോദ്യമേ വരത്തില്ല. അതായത് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എത്രയോ മുമ്പേ സമാധാനം പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും എനിക്ക് ചോദ്യം ചോദിച്ചുകൂടെ, ചോദ്യം ചോദിക്കാനുള്ള അവകാശം എന്നെ ഉണ്ട്. പക്ഷേ ആ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം, പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ഈ വെളിപ്പെടുത്തിയ അറിവിൽ എന്തെങ്കിലും അപൂർണത ഉള്ളത് കൊണ്ടല്ല എന്ന് പറയുന്നത് ഉക്ത ഉത്തരത്വ ഉത്തരം ഉക്തമായി. പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല, ശ്രുതി അതിൽ നിങ്ങളുടെ ബോധം ഉണ്ടാകുന്നു. എന്താണ് ആ ബോധം? ആ ബോധം എങ്ങനെയാണ് മോക്ഷത്തെ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് സംസാര നിവൃത്തി ഉണ്ടാക്കുന്നത്? ശ്രുതി എങ്ങനെയാണ് ബോധത്തെ ഉണ്ടാകുന്നത്? സർവ്വ വിവരങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചുരുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാം, എന്താണ് പ്രമാണസ്ഥി? പ്രമാണത്വം അപ്രമാണത്വം പരമ ഉത്പാദന അനുത്പാദന നിവൃത്തം. നിങ്ങൾക്കറിയേണ്ടത് ഈ ശ്രുതി പ്രമാണമാണോന്നല്ലേ. എന്നുവെച്ചാൽ ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുമോ, പരമാത്മീകത്വ ബോധം ഉണ്ടാകുമോ എന്നുള്ളതല്ലേ. ശരി, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമെങ്കിൽ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കാമല്ലോ. അപ്പോൾ ഒന്നിന് ഇതാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ ചർച്ച തുടങ്ങുന്നത്. ഒന്നിന് പ്രമാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം ഏതൊന്നിൻ്റെ സഹായത്താലാണോ നമുക്ക് ശരിയായ ബോധമുണ്ടാകുന്നത് അത് പ്രമാണം. എന്തായാലും ശരി, ഈ മേശയെ പ്രമാണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് കണ്ണല്ല, മൂക്കല്ല, ചെവിയല്ല, നാക്കല്ല, മനസ്സല്ല, ഒന്നുമല്ല. അതിനെ കുറിച്ച് നമുക്ക് പറയാം, എന്താണ് നമ്മുടെ പ്രമേയുടെ ഒരു വിഷയം, അറിവിന്റെ ഒരു വിഷയം. പ്രമാണം എന്ന് പറയുന്നത് അറിവിനെ, ശരിയായ അറിവിനെ ഉണ്ടാക്കിത്തരുന്നതാണ്. അതിന് വിഷയമായി നിന്ന് ഒന്ന് മാത്രമാണ് മേശ. അറിവ് നമുക്ക് എന്താ ഉണ്ടാക്കി തന്നത്? ഇത് മേശയാണെന്നുള്ള അറിവ് ഉണ്ടാക്കി തന്നത് എന്താണ്? കണ്ണ്. കണ്ണ് മാത്രമാണോ? മനസ്സ്. എല്ലാം കൂടി ചേർന്നായിക്കൊള്ളട്ടെ, എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് മുമ്പിലുള്ള വസ്തുവിനെ സംബന്ധിച്ച് ഇത് മേശയാണെന്നുള്ള ബോധം ഉണ്ടാകും. ഇവിടെ പ്രമാണമായിരിക്കുന്ന എന്താണ്? ബോധത്തിന് കരണമായത്, വിഷയമായതല്ല കരണമായത്. മേശ വിഷയമായി, കണ്ണ് കരണമായി, മനസ്സോട് കൂടി ചേർന്ന് കണ്ണ് കരണമായി. അപ്പോൾ അതിനെയാണ് പ്രമാണം, പ്രമാണം എന്ന് പറയുന്നത്. വ്യക്തമായി ധരിക്കേണ്ട കാര്യമാണ്. അവിടെ ചോരുന്ന ശബ്ദമാണ് ഈ പ്രമാണം. പ്രമാണം എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്ന ഡോക്യുമെന്റ് എന്നാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര് വർഷങ്ങളോളം കേട്ടിരുന്നിട്ട് അത് ഏത് ആധാരമാണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. പ്രമാണം അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഒന്നിനെ പ്രമാണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്രമാണമെന്ന് പറയുന്നത് പ്രമ ഉത്പാദന അനുത്പാദനം എന്നർത്ഥം. പ്രമേയ ഉത്പാദനവും അനുത്പാദനവും നിമിത്തമായിട്ടാണ് പ്രമാണമെന്നും അപ്രമാണമെന്നും പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പ്രമാണം എന്ന് വെച്ചാൽ ശരിയായ അറിവ്, ഭ്രാന്തിയല്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അനുഭവം എന്ന് പറഞ്ഞാൽ പ്രമേയമല്ല. പൊതുവെ അങ്ങനെ പറയും അനുഭവം പ്രമാണം. നമ്മൾ പര്യായ പദമായി പറയുമെങ്കിലും ഇവിടെ ദാർശനികമായ ചിന്തയിൽ പ്രമാ അനുഭവം എന്ന് പറഞ്ഞാൽ പ്രമേയമല്ല. അനുഭവം പ്രമേയം ആകാം, അപ്രമേയം ആകാം, രണ്ടും ആകാം. രണ്ടിനും അനുഭവം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥ അനുഭവം അയഥാർത്ഥ അനുഭവം. അനുഭവത്തിന് രണ്ട് വിശേഷണങ്ങൾ. പക്ഷെ പൊതുവെ നമ്മൾ പറയും അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട് അനുഭവം എന്ന് വെച്ചാൽ ശരി. നമ്മൾ പറയാറുള്ളതാണ് അതെന്റെ അനുഭവമാണ്, പഞ്ചസാര മധുരിക്കുക എന്റെ അനുഭവമാണ്. ശരിയാണ്, പഞ്ചസാരം എന്റെ അനുഭവമാണ്. പിത്തം പിടിച്ചവൻ പഞ്ചസാര എന്നാ കഴിക്കും, അതും അനുഭവമാണ്. പക്ഷെ അത് പ്രമേയമല്ല, അത് അപ്രമേയമാണ്. പഞ്ചസാര കഴിക്കും എന്നുള്ള ആ ബോധം അത് അപ്രമേയമാണ്. പഞ്ചസാര മധുരം തന്നെയാണ്, പക്ഷെ അവനുണ്ടായത് അനുഭവമാണ്, കയ്പിന്റെ അനുഭവം. പക്ഷെ അത് പഞ്ചസാരയുടേതാണ് എന്ന് കരുതിയെടുത്താണ് അവിടെ ബ്രഹ്മം നമ്മൾ കഴിപ്പ്. അവന്റെ രോഗം കൊണ്ട് അവന്റെ രസനേന്ദ്രിയങ്ങളിൽ വന്ന വികലത കൊണ്ടാണ് ആ കയ്പ് അനുഭവപ്പെട്ടത്. പക്ഷെ അത് അനുഭവമാണ്, പക്ഷെ പ്രമേയമല്ല. അതുകൊണ്ട് വാശി പിടിക്കരുത് എന്റെ അനുഭവമാണ് അതുകൊണ്ടത് ശരിയാണ് എന്ന് പറയുന്നു. എന്റെ അനുഭവമാണ് അതുകൊണ്ട് ഞാൻ മാറ്റത്തില്ല. അത് അനുഭവം ഭ്രമമായിട്ടും വരാം. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതൊന്നും. മനസ്സിലാക്കിയാൽ തന്നെ ഒരുവന്റെ ഉള്ളിലിരിക്കുന്ന ഇരൾ ഒരുപാട് മാറും, തലയ്ക്ക് ഒരുപാട് വെളിവ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാണ് അനുഭവമെല്ലാം പ്രമേയല്ല എന്ന് വെച്ചാൽ യഥാർത്ഥമല്ല. പ്രമാന്ന് വെച്ചാൽ യഥാർത്ഥമായ അനുഭവമല്ല. അതുകൊണ്ടല്ലേ നമുക്ക് രജ്ജുവിനെ കണ്ടപ്പോൾ സർപ്പമാണെന്നുള്ള അനുഭവം ഉണ്ടായത്. അത് അനുഭവമാണ്, പക്ഷെ യഥാർത്ഥ അനുഭവം. അനുഭവമാണ് മുഖ്യം എന്നൊരാൾ പറഞ്ഞാൽ അവിടെ തിരുത്തുന്നു. അനുഭവമല്ല, യഥാർത്ഥ അനുഭവമാണ് മുഖ്യം. യഥാർത്ഥമാണോ അനുഭവം എന്ന് എങ്ങനെ അറിയും? അത് മറ്റു വേറെ കാര്യം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും. ഇവിടെ അതാണ് ഭാഷകാരനെടുത്ത് പറയുന്നത്. ഒന്നിനെ നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ രജ്ജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടായി, രജ്ജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടായെങ്കിൽ അവിടെ ചക്ഷുരിന്ദ്രിയം പ്രമാണമല്ല. ഞാൻ കണ്ണുകൊണ്ടാണ് കണ്ടത് ശരി, പക്ഷെ അതിനെ പ്രമാണമൊന്നും വിളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടുണ്ടായത് ഭ്രാന്തിയാണ്. അല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കയറാണെന്ന് അറിഞ്ഞ് ശരി. അപ്പൊ ഇപ്പോൾ അത് പ്രമാണമായി, ഇപ്പോൾ മാത്രമേ അതിനെ പ്രമാണമൊന്ന് സ്വീകരിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളിൽ നൂറുകണക്കിന് പ്രമേയം, നൂറുകണക്കിന് ഭ്രാന്തിയുമുണ്ട്. പക്ഷെ എല്ലാ അനുഭവമാണ് നമ്മളിതിനെല്ലാത്തിനും ഒരുപോലെ സ്വീകരിക്കും. എന്റെ അനുഭവമാണ് അത് വലിയ വില കൽപ്പിക്കും. പക്ഷെ വിവേകം കൊണ്ട് തിരിച്ചറിയണം ഏതാണ് ഭ്രമം, ഏതാണ് പ്രമാ. അത് തിരിച്ചറിയാത്തിടത്തോളം കാലം മൂഢനാണ്. തിരിച്ചറിയുന്നവൻ ആ ഭ്രമത്തെ ഉപേക്ഷിക്കും, അവന് പ്രമേയം സ്വീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട് എന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥമില്ല. എന്റെ അനുഭവം എന്റെ മനസ്സുകൊണ്ടറിഞ്ഞാണ്. അത് അസംബന്ധമാണ് മിക്കപ്പോഴും. പലപ്പോഴും ഇതൊക്കെ സത്യമാകാറോ? നമ്മുടെ അനുഭവ തലത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന അനുഭവത്തെ, നമ്മുടെ പ്രായോഗികമായ അനുഭവത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന അനുഭവത്തെ, ഒരു മണിക്കൂർ നേരം നോക്കുണ്ടാകുന്ന അനുഭവത്തെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മുക്കാലും ഭ്രമവും വളരെ കുറച്ച് യഥാർത്ഥവുമായ അനുഭവമാണ്. എപ്പോൾ തെറ്റിപ്പോയി, അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അജ്ഞാനമോ സംശയമോ ഇതായിരിക്കും. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ശരിയായ അനുഭവം ഉണ്ടാകുന്നുള്ളൂ. സൂക്ഷ്മമായി പരിശോധിച്ചുള്ളൂ, എല്ലാം ഭ്രാന്തിയിലാണ് അല്ലേ. നമ്മളിപ്പോൾ ഒന്നര മണിക്കൂർ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതാണോ പറഞ്ഞത്, ഇതാണോ പറഞ്ഞത്, പറഞ്ഞതന്നെ നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്, അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ. ശരിയായി ധരിച്ച പിന്നെ അവിടെ എവിടെ ചോദ്യം വരുന്നു. അപ്പോൾ ഇത് ഇടകലർന്ന് ഭ്രമവും ഭ്രമയും ഇടകലർന്നാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ, ജീവിതാനുഭവം പോലും. അപ്പോൾ ഇവിടെ ശാസ്ത്ര ചർച്ചയിലോ തത്വചിന്തയിലോ ഉള്ളത് വ്യക്തമായി പറയുന്നു. ഒന്ന്, യഥാർത്ഥ അനുഭവത്തെ ഉണ്ടാക്കിയാൽ അതിനെ പ്രമാണം എന്ന് പറയുന്നു. മരുമരീചയിൽ ജലത്തെ കാണുകയാണെങ്കിൽ കണ്ണ് പ്രമാണമല്ല. ആകാശത്തിൽ നീലിമയെ കാണുകയാണെങ്കിൽ മനസ്സ് പ്രമാണമല്ല. അവിടെ തിരിച്ചറിയണം. മറിച്ച് ആണെങ്കിൽ അത് അപ്രമാണമാണ്. അതങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ എന്താ പറയുന്നത്? അന്യതാ സ്തംഭാധീനം ബ്രാഹ്മണി പ്രസംഗ, അല്ലെങ്കിൽ എന്ന് പറയും, അനുഭവത്തെ ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൂണിന പ്രമാണം എന്ന് പറയണ്ടേ എന്ത് പറ്റും? ഞാൻ നേരത്തെ മേശ എന്നുള്ള ഉദാഹരണം പറഞ്ഞു. അത് പ്രമാണമാണ്, അത് പ്രമേയുടെ വിഷയം. പ്രമാണം ഇവിടെ ഇരിക്കുന്നു, ജീവനിലിരിക്കുന്നു. ബോധം ജീവനിലാണ് ഉണ്ടാകുന്നത്, തൂണിലല്ല. മേശയിലല്ല ബോധം ഉണ്ടായത്, തന്നിലാണ്. ഞാനാണ് അറിഞ്ഞത്, എന്നിലാണ് ബോധം ഉണ്ടായത്, എന്നിലാണ് ഇരിക്കുന്ന പ്രമാണങ്ങൾ. ആ വകതിരിവ് മനുഷ്യന് വേണം. അപ്പോൾ ഭ്രമത്തിന്റെ പിന്നാലെ അലയത്തില്ല, നിശ്ചിന്തനാവും, പ്രമേയ ആശ്രയിച്ച് ജീവിക്കും. അവരുടെ മനസ്സിൽ ഭ്രമം വ്യാകുലതകളെ ഉണ്ടാക്കത്തില്ല, ആശങ്കകളെ ഉണ്ടാക്കത്തില്ല. നിശ്ചിന്തത എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകത്തുള്ളൂ. മറിച്ചാണെങ്കിൽ എന്താണ്? സ്തംഭാധീനം ബ്രാഹ്മണ്യം, അതും ബ്രാഹ്മണ്യം. അത് ബ്രാഹ്മണ്യാവുന്ന ഒരാണ് തൂണിനെ കണ്ടിട്ട് പ്രേതമാണെന്ന് കരുതുന്നു, അവനതും പ്രമാണമാണ്. ഭ്രാന്തി അതാണ്. ലൗകികമായ കാര്യങ്ങളിൽ പോലും ഭ്രാന്തി പാടില്ല. അപ്പൊ ആധ്യാത്മികതയുടെ കാര്യം പറയാനാണ്. ആധ്യാത്മികതയിലെ ഭ്രാന്തെന്ന് പറഞ്ഞാൽ ചങ്ങലയ്ക്ക് മതം ഉളകി എന്ന് പറയും പോലെയാണ്. ആനയ്ക്ക് മതം ഉളകിയാൽ സഹിക്കാം, ചങ്ങലയ്ക്ക് മതം ഉളകിയാണ് ആര് സഹിക്കും? അവനാണ് ആത്മീയ ഭ്രാന്തികൾ, അത് വരാൻ പാടില്ല. തൂണിന് തൂണ് പ്രമാണമല്ല. പ്രമാണി പ്രസംഗ ശബ്ദാതു പ്രമേയ വിഷയങ്ങൾ, പ്രമേയ വിഷയങ്ങളിൽ തൂണല്ല പ്രമാണം. ശബ്ദമെന്ന് പറയുന്ന പ്രമേയത്തിന് പ്രമാണമായിരിക്കുന്ന ശ്രവണേന്ദ്രിയമാണ്. നിറമെന്ന് പറയുന്ന പ്രമേയത്തിന് പ്രമാണമായിരിക്കുന്ന കണ്ണാണ്. രസമെന്ന് പറയുന്ന പ്രമേയത്തിന് പ്രമാണമായിരിക്കുന്നത് നാക്കാണ്. ഇതിനൊന്നും പകരം തൂണിനെ വയ്ക്കാൻ ഒക്കത്തില്ല, മേശയെ വയ്ക്കാൻ ഒക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇത് തിരിച്ചറിവിന് വിവേകത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഇത് മനസ്സിലാക്കിയാൽ അവൻ ഭ്രമത്തിൽ നിന്ന് മുക്തനാകും.